ശ്രീമദ്ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 6. ഏതാന്യപി തു കർമാണി സംഗം തെക്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർഥ നിശ്ചിതം മതം ഉത്തമം. കർമാണി യജ്ഞദാന തപാംസി പാവനാനി ഉക്താനി സംഗം ആസക്തിം തേഷു തെക്ത്വാ ഫലാനി ച തേഷാം തെക്ത്വാ പരിത്യജ്യ കർത്തവ്യാനി ഇതി അനുഷ്ഠേയാനി ഇതി മേ മുമ്പ് നിശ്ചിതം മതം ഉത്തമം. യഥാന്യപി തു കർമാണി, ഈ കർമ്മങ്ങൾ ഏതാണ്? യജ്ഞദാന തപാംസി, യജ്ഞദാന തപസ്സുകൾ. പാവനാനി ഉക്താനി, പാവനാനി മനീഷണം എന്ന് തൊട്ടു മുമ്പ് പറഞ്ഞു. യജ്ഞദാന തപസ്സുകൾ ജീവന്മാരെ ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് സംഘം ആസക്തിം തേഷു തെക്വ, കർമ്മത്തിലുള്ള ആസക്തിയെ ത്യജിച്ചിട്ട് സംഘം തെക്വ. ആസക്തി എന്ന് പറയുമ്പോൾ കർത്തൃത്വ ബുദ്ധിയും മറ്റും, ഞാൻ ചെയ്യുന്നവനാണ് എന്നും മറ്റുള്ള ഭാവത്തെ ത്യജിച്ച് ഫലാനിജ തേഷം തെക്വ, എന്റെ ഫലത്തെയും ത്യജിച്ചിട്ട്. ഫലത്യാഗത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തതാണ്. കർത്തവ്യാനി അനുഷ്ഠേയാനി, അത് ചെയ്യണം. കർത്തവ്യാനി അത് ചെയ്യണം. യജ്ഞദാന തപസ്സുകൾ സംഘവും ഫലവും ത്യജിച്ചിട്ട് അനുഷ്ഠിക്കണം എന്നുള്ള കാര്യം. ഇതി മേ മമ നിശ്ചിതം മതം, ഇതെന്റെ ഉറച്ച അഭിപ്രായമാണ്. നിശ്ചിതമായ മതം. ത്യാഗത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും പല സംശയങ്ങളും ചോദിച്ചതിന് പല സമാധാനങ്ങളും പറഞ്ഞു. പറഞ്ഞതിന് ശേഷം, കാരണം അവിടെ പറഞ്ഞു എന്താണ്, മനീഷിനഹ പണ്ഡിതാഹ എന്നെല്ലാം പറഞ്ഞു. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവസാനം പറയുന്നു, മേ നിശ്ചിതം മതം, ഇതാണ് എന്റെ അഭിപ്രായം. കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം, അല്ലാതെ കർമ്മങ്ങൾ ഉപേക്ഷിക്കണമെന്നല്ല എന്നാണ്. നിശ്ചയം ശൃണുമേ തത്ര ത്യാഗി ഭരതസർഷ ഇതി പ്രതിജ്ഞായ പാവനത്വം ജഹേതുമുക്ത്വ ഏതാന്യപി കർമാണി കർത്തവ്യാനി ഇത്യേത നിശ്ചിതം മതം ഉത്തമം ഇതി പ്രതിജ്ഞാദാർത്ഥ ഉപസംഹാരേവ നാപൂർവാർത്ഥം വചനം. ഇവിടെയാണ് ഭാഷ്യക്കാരന് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന ഒരു പുതിയ കാര്യമല്ല എന്നാ പറയുന്നത്. എന്തുകൊണ്ട്? നിശ്ചയം ശൃണുമേ തത്ര ഇതി പ്രതിജ്ഞായ, ഇക്കാര്യത്തിൽ എന്റെ നിശ്ചയം ഞാൻ പറയാം എന്ന് നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. പാവനത്വം ച ഹേതുമുക്ത്വ, യജ്ഞദാന തപസ്സുകൾ ശുദ്ധി ഉണ്ടാക്കും, കർമ്മങ്ങൾ ശുദ്ധിക്ക് കാരണമാണ്, അതും പറഞ്ഞു. ഏതാന്യപി കർമാണി കർത്തവ്യാനി ഇത്യേത, ഈ കർമ്മങ്ങൾ ചെയ്യണം. നിശ്ചിതം മതം ഉത്തമം എന്ന് പറഞ്ഞിട്ട് ഇതാണ് എന്റെ അഭിപ്രായം. വ്യക്തമായിട്ടും കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഈ പറയുന്നത് പ്രതിജ്ഞാദാർത്ഥ ഉപസംഹാരേവ. ഇവിടെ അർജുനന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നാപൂർവാർത്ഥം വചനം, അല്ല ഇവിടെ ഒരു പുതിയ കാര്യം പറയുകയല്ല, ഒരു പുതിയ സിദ്ധാന്തം പറയുകയല്ല. ഇതൊരു പുതിയ സിദ്ധാന്തമാണ് ഇവിടെ പറയുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞതുമായിട്ട് ഇനി ബന്ധമില്ലാതെ വരും. ഇതുവരെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെന്ന് പറഞ്ഞാൽ എന്താണോ, ഇവിടെ ഭാഷ്യകാരൻ ഇതുവരെ വ്യാഖ്യാനിച്ചത് മനസ്സിൽ വച്ചുകൊണ്ട് വേണം ഇതും മനസ്സിലാക്കാൻ എന്നാണ്. ഏതന്യപീതി പ്രകൃത സന്നികൃഷ്ട അർത്ഥത ഉപപത്തെ, കാരണം ഈ ശ്ലോകത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഏതാന്യപി ഇതും. ഇതും എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, മുമ്പ് പറഞ്ഞ കാര്യങ്ങളോട് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിനെ വ്യാഖ്യാനിക്കുന്നു, സാസംഗസ്യ ഫലാർത്ഥിനോ ബന്ധഹേതവ ഏതാന്യപി കർമാണി മുമുക്ഷോ കർത്തവ്യാനീതി അഭിശബ്ദസ്യ അർത്ഥ. ആസക്തി ഉള്ളവന് ഫലാർത്ഥി ഉള്ളവന് ഫലത്തെ അർത്ഥിക്കുന്നവന് ഈ കർമ്മങ്ങൾ ബന്ധഹേതുക്കളാണ്. സംഘം തെക്വ ഫലാനിച്ച എന്ന് പറഞ്ഞു. മറിച്ചാണെങ്കിലോ സംഘം ത്യജിക്കുന്നില്ല, ഫലാഗ്രഹവും ഉണ്ടെങ്കിൽ കർമ്മങ്ങൾ ബന്ധത്തെ ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിലും മുമുക്ഷുഹോ കർത്തവ്യാനി, മുമുക്ഷുക്കൾ ഇതനുഷ്ഠിക്കണം. ഇത് അഭിശബ്ദസ്യ അർത്ഥ അന്യാനി കർമാണി അപേക്ഷ ഏതാന്യഭി ഇത്തിച്ചത്. അഭിശബ്ദത്തിന് ഉം എന്നുള്ള അർത്ഥം ഇതും, ഇതും എന്ന് പറയുമ്പോൾ മറ്റേതോ ഉണ്ട് എന്ന് സംശയം തോന്നും. ഈ കർമ്മങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇനി മറ്റേതോ കർമ്മങ്ങളും ചെയ്യാനുണ്ടെന്ന് വരും. അങ്ങനെയല്ല. എന്താണ് ഏതാനി ബന്ധഹേതവ അഭി, ഇത് ബന്ധത്തെ ഉണ്ടാക്കുന്നവയാണെങ്കിലും മോക്ഷുക്കൾ ഇത് ചെയ്യണം എന്നാണ് അഭിശബ്ദം കൊണ്ട് പറയുന്നത്. കർമാണി അപേക്ഷിച്ചത് എന്നാൽ ഈ പറയുന്ന ഭാഗങ്ങൾ വ്യാഖ്യാനിക്കുന്നതെല്ലാം ഭാഷകാരൻ പലതും തന്റെ സിദ്ധാന്തം സമർത്ഥിക്കുന്നതിന് വേണ്ടി ഉള്ള വളരെ സൂക്ഷ്മമായ വ്യാഖ്യാനമാണ്. ഇവിടെ ഭഗവാൻ പറഞ്ഞത് എന്താണ്? ഇതാണ് എന്റെ നിശ്ചിതമായ അഭിപ്രായം. എന്താണ്? ഈ കർമ്മങ്ങൾ ത്യജിക്കാൻ പാടില്ല. സന്യാസത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം സാധാരണ ഈ ഇതിനെ ഉദ്ധരിച്ച് പറയാറുമുണ്ട്. കർമ്മങ്ങൾ സംഘത്തെ ത്യജിച്ച് ഫലത്തെയും ത്യജിച്ച് ചെയ്യുക, ഇതാണ് ഭഗവാന്റെ അഭിപ്രായം. പക്ഷെ ഇവിടെ അദ്വൈത മതമനുസരിച്ച് ഇവിടെ ഭാഷകാരനൂടെ ഒന്ന് കൂട്ടിച്ചേർക്കുന്നു. എന്താണോ ഈ പറയുന്നത് അജ്ഞന് വേണ്ടി പറയുന്നതാണ്. മുമുക്ഷോഹോ കർത്തവ്യാനി, മുമുക്ഷു ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ അജ്ഞനായ മുമുക്ഷുവിന് വേണ്ടി പറയുകയാണ് എന്ന് പറയുമ്പോൾ ജ്ഞാനനിഷ്ഠന് കർമ്മസന്യാസമാണ്. കർമ്മം ചെയ്യണം എന്നതാണ് എന്റെ ഉറപ്പിച്ച അഭിപ്രായം എന്ന് പറയുമ്പോൾ അവിടെ കർമ്മസന്യാസത്തിന് പ്രസക്തി ഇല്ലാതെ വരും. കർമ്മത്തിന്റെ സ്വരൂപത്യാഗത്തിന് ഭാഷ്യകാരൻ ഇവിടെ സമർത്ഥിക്കുന്നത് കർമ്മസന്യാസത്തെയാണ് സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗങ്ങളെല്ലാം അജ്ഞന് വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതിനോട് മറ്റുള്ളവർ യോജിക്കുന്നില്ല. അവർ പറയുന്നത് ഇവിടെ അജ്ഞന് വേണ്ടിയാണെന്ന് എന്തായാലും ഗീതാ ശ്ലോകങ്ങളിൽ പറയുന്നില്ല. അദ്വൈത സിദ്ധാന്തമനുസരിച്ച് അങ്ങനെ പറയാം. കാരണം യജ്ഞാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ചു തന്നെ തീരണം എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർമ്മത്യാഗത്തിന് യാതൊരു പ്രസക്തിയില്ല. പിന്നെ ആരാ കർമ്മം ത്യജിക്കുന്നത്? മുമുക്ഷുവും കർമ്മങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാഷ്യകാരം പറയുന്ന സർവകർമ്മ സന്യാസം അതിനൊരു പ്രസക്തിയില്ലാതെ വരും. ആ സർവകർമ്മ സന്യാസത്തെ സമർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? രാമാനുജനും മറ്റും പറയുന്നത് പോലെ യാവജ്ജീവം മരണം വരെ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പൊ തന്റെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്തെ ദുർവ്യാഖ്യാനം ചെയ്തു എന്നാണ് മറ്റുള്ളവരുടെ അഭിപ്രായം. എങ്ങനെ? ഭഗവാൻ എന്റെ അഭിപ്രായം ഇതാണ്, കർമ്മങ്ങൾ ത്യജിക്കരുത് എന്ന് നിശ്ചിതം മതം ഉത്തമം, ഇതാണ് ഉത്തമമായ ഏറ്റവും ശ്രേഷ്ഠമായ എന്റെ വ്യക്തമായ അഭിപ്രായം എന്ന് പറഞ്ഞിടത്ത് അതിനെ കർമ്മം ചെയ്യണമെന്നുള്ള അർത്ഥം എടുക്കാതെ, ആ ശ്ലോകത്തിൽ കാണുന്ന അർത്ഥത്തെ സ്വീകരിക്കാതെ ഇത് അജ്ഞന് വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന് പറയുന്നത് ദുർവ്യാഖ്യാനം എന്നാണ് മറ്റുള്ളവരുടെ അഭിപ്രായം. അതായത് ഇവിടെ ഭഗവാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? അർജുനൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കർമ്മത്യാഗമാണ്, കർമ്മസന്യാസമാണ് ആഗ്രഹിക്കുന്നത്. അതാഗ്രഹിച്ചുകൊണ്ടാണ് അവസാനം ചോദിക്കുന്നത് എന്താണ് ഈ ത്യാഗം എന്ന് പറയുന്നത്. കാരണം ഇതുവരെ പറഞ്ഞിരുന്ന അർജുനൻ മനസ്സിലാക്കിയത് കർമ്മം ത്യജിക്കാനുള്ളതല്ല എന്നാണ്. കർമ്മം അനുഷ്ഠിച്ചു തന്നെ തീരണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ത്യാഗം സന്യാസം എന്നെല്ലാം പറയുന്നതിന് എന്താ അർത്ഥം എന്ന് നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 18-ാം അധ്യായത്തിന്റെ ആദ്യത്തിൽ ചോദിച്ചത്. കർമ്മം ഉപേക്ഷിക്കേണ്ടതല്ലെങ്കിൽ സ്മൃതികളിലും മറ്റും പറയുന്നുണ്ട് ത്യാഗത്തെക്കുറിച്ച് സന്യാസത്തെക്കുറിച്ച്, അതിനൊക്കെ എന്താ അർത്ഥം? വീണ്ടും എന്ത് ചെയ്തു? താൻ പറഞ്ഞ കാര്യത്തെ തന്നെ ഇവിടെ ഭഗവാൻ ഉറപ്പിക്കുകയാണ്. എന്താണോ ത്യാഗം സന്യാസം എന്ന് പറയുന്നത് നീ ധരിക്കുന്നത് പോലെ കർമ്മത്തെ സ്വരൂപേണ ഉപേക്ഷിക്കുന്ന കർമ്മമേ വേണ്ടെന്ന് വയ്ക്കുന്നതല്ല, മറിച്ച് സംഘത്തെയും ഫലത്തെയും ത്യജിച്ചുകൊണ്ട് കർമ്മങ്ങൾ നിശ്ചിതമായും അനുഷ്ഠിക്കുന്നതാണ്. കർമ്മങ്ങൾ ചെയ്തു തന്നെ തീരണം. എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ സന്യാസമോ? സന്യാസം എന്ന് പറയുന്നതിന് ഇവിടെ യാതൊരു പ്രസക്തിയും ഇല്ലാതെ ഈ പറയുന്നതനുസരിച്ച്. എന്ന് പറഞ്ഞാൽ കർമ്മത്തെ പൂർണ്ണമായും ത്യജിക്കുന്ന സന്യാസത്തിന് പ്രസക്തിയില്ലാതെ വരും. എന്നാൽ ഇവിടെ സന്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? സംഘത്യാഗവും ഫലത്യാഗവുമാണ് സന്യാസം. അപ്പോൾ കർമ്മത്തെ ബാഹ്യമായി ഒഴിവാക്കിയിട്ടുള്ള ഒരു സന്യാസത്തെയല്ല ഇവിടെ പറയുന്നത്. ഇതാണ് തിലകനെ പോലെയുള്ള ആധുനിക വ്യാഖ്യാതാക്കളെല്ലാം പറയുന്നത്. ഈ ഒരു ഭഗവാന്റെ ഈ അഭിപ്രായം വെച്ചുകൊണ്ട് നിശ്ചിതം മതമുത്തമം ഇതങ്ങനെ അജ്ഞന് വേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല. ആരാണോ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ അവനിങ്ങനെ കർമ്മം അനുഷ്ഠിച്ചു തന്നെ തീരണം. അല്ല, ഇവിടെ അത്തരത്തിലുള്ള ഒരു കർമ്മത്തെ ഉപേക്ഷിക്കുന്ന ഒരു കർമ്മസന്യാസത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന്. അപ്പൊ സന്യാസം എന്ന് ശാസ്ത്രങ്ങളിലൊക്കെ വിധിച്ചിരിക്കുന്നത് അത് ഈ സന്ദർഭങ്ങളിൽ എല്ലാ വ്യാഖ്യാതാക്കളും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സന്യാസം സർവകർമ്മ ത്യാഗം എന്ന് പറയുന്നുണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു സർവകർമ്മ ത്യാഗത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഇതിൻ്റെ തന്നെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. എന്താണ് കർമ്മം? ഒരുവൻ ത്യജിക്കുകയല്ല, കർമ്മം ഒരുവനിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ സ്വയം അതാകാം, അങ്ങനെ സംഭവിക്കാം. അവിടെയും കർമ്മത്തിന്റെ ത്യാഗം ബോധപൂർവമുള്ള ത്യാഗം വരുന്നില്ല. കർമ്മം വേണ്ട എന്ന് പറഞ്ഞ് കർമ്മത്തെ ഉപേക്ഷിക്കുന്നില്ല, കർമ്മം സ്വയം ഒഴിഞ്ഞു പോകാം, അങ്ങനെ വരാം. അല്ലെങ്കിൽ ആത്മബോധം കൊണ്ട് ആത്മാവ് മാത്രമാണ് സത്യം, ഈ കർമ്മം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം സത്യമല്ല എന്നുള്ള ബോധത്തിൽ ജനകനെയും മറ്റും പോലെ കർമ്മം ചെയ്യുക, അത് ആകാം കർമ്മസന്യാസം. അത്തരത്തിലുള്ള ഒരു കർമ്മസന്യാസം, ആ കർമ്മസന്യാസത്തെ ഗീതയിൽ പറയുന്നുള്ളൂന്നാണ്. അതാണ് കർമ്മണ്യ അകർമ്മയെ പശ്യ അകർമ്മണിജ കർമ്മ എന്ന് പറയുന്നതാണ്. അവിടെ ബാഹ്യമായി കർമ്മത്തെ ഉപേക്ഷിക്കുന്നില്ല, കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ കർമ്മത്തിൽ അകർമ്മത്തെ കാണും. എവിടെയെല്ലാം കർമ്മത്യാഗത്തെക്കുറിച്ച് ഗീതയിൽ പറയുന്നുണ്ടോ തസ്യ കാര്യം വിദ്യതേ സർവധർമാൻ പരിത്യജ്യ തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം അവിടെ കർമ്മത്തിലെ അകർമ്മ ദർശനത്തെയാണ് പറയുന്നത് എന്നാണ് അവർ പറയുന്നത്. ഈ വ്യാഖ്യാനത്തോട് യോജിക്കാത്തവർ പറയുന്നു. കാരണം ആ കർമ്മത്യാഗത്തിൽ നിന്ന് ആ ഒരർത്ഥമാണുള്ളത്, ജനകന്റെയും മറ്റും കർമ്മത്യാഗം. അവിടെ ബാഹ്യമായി കർമ്മത്തെ തേജിച്ചില്ല, എന്നാൽ പരമമായ ത്യാഗം അവിടെ ഉണ്ടുതാണ്. കർമ്മണേഹി സംസിദ്ധിം എന്ന് പറഞ്ഞിരിക്കുന്ന മോക്ഷം വരെ ബാഹ്യമായി ത്യജിക്കുക. അപ്പോൾ ആന്തരികമായ ത്യാഗം സർവകർമാണി മനസ്സാ സന്യസി, സർവകർമ്മങ്ങളെയും മനസ്സുകൊണ്ട് സന്യസിക്കും. പക്ഷെ സർവകർമ്മങ്ങളെയും മനസ്സുകൊണ്ട് സന്യസിച്ചിട്ട് ബാഹ്യമായി അനുഷ്ഠിക്കുക എന്ന് പറയുന്നതിനോട് ഭാഷ്യകാരെ യോജിക്കുന്നില്ല. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കർമ്മങ്ങളും മനസ്സുകൊണ്ട് സന്യസിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പുറമേ ചെയ്യാൻ പറ്റും? പ്രവർത്തിക്കുക ഹേതുവായിരിക്കുന്നത് മാനസിക സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങളെ തേച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മമേ അനുഷ്ഠിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട് തിരിച്ചാൽ പുറമേയും തിരിക്കണം. ഇതാണ് ഭാഷകാരന്റെ നിലപാട്. അതുകൊണ്ട് ഈ ഭാഗം അദ്വൈത സിദ്ധാന്തമനുസരിച്ച് ഭാഷകാരനിവിടെ വ്യാഖ്യാനിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഭഗവാൻ ഈ പറഞ്ഞിരിക്കുന്ന താല്പര്യം എന്താണ്? കർമ്മങ്ങൾ കർത്തവ്യമാണ്, അതാണ് എന്റെ വ്യക്തമായ അഭിപ്രായം, ചെയ്തു തന്നെ തീരണം എന്ന് പറഞ്ഞിരിക്കുന്നത് അജ്ഞന് വേണ്ടി പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ പുതിയൊരു കാര്യം പറയുകയല്ല എന്നാണ്. ഈ ഒരു ശ്ലോകത്തെ മറ്റുള്ളവർ വ്യാഖ്യാനിക്കുമ്പോൾ ഇതൊരു പുതിയ വിഷയം പറയുന്നു എന്ന് വ്യാഖ്യാനിക്കും. എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സിദ്ധാന്തം ഇവിടെ പ്രത്യേകിച്ച് പറയുകയാണ്, കർമ്മത്തെ ഒരിക്കലും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, സംഘവും ഫലവും ത്യജിച്ച് കർമ്മം ചെയ്താൽ മതി, അതുതന്നെയാണ് സന്യാസം. ഇനി അടുത്ത് ത്യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ അവസാനം സാത്വികമായ ത്യാഗത്തെക്കുറിച്ച് പറയും. ആ സാത്വികമായ ത്യാഗത്തിൽ കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ കർമ്മം ത്യജിക്കുന്നതാണ്. അതിന് ആചാര്യസ്വാമികൾ പറയുന്നത് അത് കർമ്മയോഗമാണ്, അത് പരമാർത്ഥ സന്യാസമല്ല. കർമ്മയോഗത്തിനും ഉണ്ട് ത്യാഗവും സന്യാസമല്ല, പക്ഷെ അത് പരമാർത്ഥ സന്യാസമല്ല. അതാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. ഇതല്ല ഗീതാകാരന്റെ അഭിപ്രായം എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. മുമുക്ഷു കർമ്മത്തെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, യജ്ഞാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. മുമ്പ് പറഞ്ഞു യജ്ഞാർത്ഥാ കർമ്മണോ അന്യത്ര ലോകോയം കർമ്മ ബന്ധന, ഈശ്വരാർത്ഥമായുള്ള കർമ്മം, അങ്ങനെ അല്ലാതെ കർമ്മങ്ങൾ ഉപേക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യജ്ഞശിഷ്ടാശന സന്തു മുച്ചന്തേ സർവകൽപിഷൈ, ഈ ഭാഗങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈശ്വരാർത്ഥമായ കർമ്മങ്ങളെ കുറിച്ചാണ്. ഈശ്വരാർത്ഥമായ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, അത് യാവജ്ജീവം ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കാം. അതുകൊണ്ട് അർജുനന്റെ സംശയം എല്ലാം പരിഹരിച്ച് അർജുനനെ അടുത്ത് കർമ്മത്തിലേക്ക് കൊണ്ടുവരണം. അർജുനൻ തൽക്കാലം സന്യാസത്തിലാണ്, കർമ്മം ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ കർമ്മസന്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും തന്നെ ഭഗവാന്റെ ഭാഗത്തു നിന്നുണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ കാര്യം ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ്, നീ കർമ്മം ചെയ്ത് തന്നെ തീരണം, പക്ഷെ അതിൽ സംഘത്യാഗവും ഫലത്യാഗവും മതി, ഇതാണ് സന്യാസം, ഇതാണ് ഗീതയുടെ മുഖ്യമായ സിദ്ധാന്തം. അല്ലാതെ സർവകർമ്മ സന്യാസം അല്ല എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. പക്ഷെ ഭാഷ്യകാരൻ അങ്ങനെയല്ല ഇത് വ്യാഖ്യാനം, ഇത് ഈ രണ്ട് കാഴ്ചപ്പാട് പറഞ്ഞിരിക്കണം. ഒരിക്കലും ഗീതയുടെ താല്പര്യം ശങ്കരാചാര്യർ പറഞ്ഞു മാത്രമാണ് നമ്മൾ ധരിച്ചുള്ളത്. അങ്ങനെ പലരും ധരിക്കുന്നതിന് പ്രധാന കാരണം പ്രത്യേകിച്ചും മലയാളികൾ, മലയാളത്തിൽ ഇത് മാത്രമേ ഉള്ളൂ, ശങ്കരഭാഷ മാത്രമേ ഉള്ളൂ, മറ്റ് ഭാഷകളൊന്നുമില്ല. അതുകൊണ്ട് ഇതാണ് ഗീത എന്ന് പലരും ധരിച്ചിട്ടുണ്ട്, അങ്ങനെയല്ല എന്നുള്ളതാണ്. അതുകൊണ്ടിവിടെ ഭാഷകാരം പറഞ്ഞു ഇതെല്ലാം അജ്ഞന് വേണ്ടി പറഞ്ഞിരിക്കുക എന്നാണ്. അപ്പോൾ മുമുക്ഷു കർമ്മം ചെയ്യാം, അതും മുമുക്ഷു എന്ന് പറയുന്നതും മുമ്പൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, മുമുക്ഷുവും കർമ്മത്തെ ത്യജിക്കണമെന്നാണ്. ഇവിടെ ഇപ്പോൾ പറയുന്നത് മുമുക്ഷു കർമ്മം ചെയ്യണമെന്നാണ്. ഇവിടെ രണ്ട് സ്ഥലത്ത് മുമുക്ഷു എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞത് ഇതുമായിട്ട് നമുക്ക് വിരോധം തോന്നും. മുമ്പൊരു ഭാഷ്യഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് മുമുക്ഷു സർവകർമ്മങ്ങളെയും ത്യജിക്കണമെന്ന് വെച്ചാൽ ബാഹ്യമായി തന്നെ ത്യജിക്കണമെന്ന്. അവിടെ മുമുക്ഷു എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മനിഷ്ഠയിലിരിക്കുന്ന മുമുക്ഷുവിനെയാണ്, ജ്ഞാനനിഷ്ഠനായിരിക്കുന്ന മുമുക്ഷു ആണ് ത്യജിക്കണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിവിധിഷ ഉത്പന്നമായവനെന്ന് പറയും. ഇവിടെ മുമുക്ഷു എന്ന് പറയുമ്പോൾ അവനല്ല ചിത്തശുദ്ധി ആഗ്രഹിക്കുന്നവനെന്നേ ഉള്ളൂ. അപ്പൊ ആ ചിത്തശുദ്ധി ആഗ്രഹിക്കുന്ന മുമുക്ഷു കർമ്മം ചെയ്യണമെന്നാണ്. അവിടെ ചിത്തശുദ്ധി ആഗ്രഹിക്കുന്നവനല്ല, ചിത്തശുദ്ധിക്ക് ശേഷം വിവിധിഷ ജ്ഞാനേച്ഛ ഉണ്ടായവൻ, അത് ഉത്പന്നമായവൻ, ജ്ഞാനനിഷ്ഠയിലേക്ക് പ്രവേശിക്കുന്നവനെന്നുള്ളത്. അവിടെയും പൂർണ്ണമായ ജ്ഞാനനിഷ്ഠൻ എന്നെടുക്കാൻ നോക്കില്ല, കാരണം അവിടെ ജ്ഞാനനിഷ്ഠനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് വീണ്ടും പറയുന്നത് മുമുക്ഷോ രവി എന്ന് പറയും. മുമുക്ഷുവും എന്ന് പറയുമ്പോൾ അവിടെയും ജ്ഞാനനിഷ്ഠനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ജ്ഞാനനിഷ്ഠൻ ഉപേക്ഷിക്കണം, മുമുക്ഷുവും കർമ്മത്തെ ഉപേക്ഷിക്കണം. അതുകൊണ്ടാണ് സുരേശരാചാര്യ സ്വാമികള് ഇവിടെ ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ നിന്ന് അല്പം മാറിയെന്നുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. സുരേശരാചാര്യ സ്വാമികൾ പറയും അങ്ങനെ കർമ്മത്തെ തെയിക്കണമെന്നില്ല, കാമ്യകർമ്മങ്ങളെ കൂടി അംഗീകരിക്കുന്നുണ്ട്. കാമ്യകർമ്മങ്ങളും എന്താണ് സംഘവും ഫലവും തേച്ച് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതും അങ്ങനെ അനുഷ്ഠിക്കാം എന്നുള്ള പക്ഷമാണ് സുരേശ്വരാചാര്യ സ്വാമികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഭാഷ്യകാരൻ അങ്ങനെയല്ല, ഇവിടെയല്ല ഭാഷ്യകാരന് ഈ കർമ്മത്യാഗത്തെ സംബന്ധിച്ച് വലിയ നിർബന്ധമുള്ള കൂട്ടത്തിലാണ്. കർമ്മം ത്യജിച്ച് തന്നെ തീരണം, അല്ല ചെയ്യുകയാണെങ്കിൽ നിത്യകർമ്മങ്ങൾ മാത്രം ചെയ്താൽ മതി. സുരേശ്വരാചാര്യ സ്വാമികൾ അങ്ങനെയല്ല, നിത്യകർമ്മങ്ങളും ചെയ്യാം കാമ്യകർമ്മങ്ങളും ചെയ്യാം, സംഘവും ഫലവും തിരിച്ചിട്ട് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ ഭാഷകാരൻ തുറന്ന് പറയുന്നു, അന്യത്ത് വർണ്ണയന്തി നിത്യാനാം കർമ്മണാം ഫലാഭാവ സംഘം തെക്വ ഫലാനി ചേതി നവബദ്ധ്യതേ. ഇത് മീമാംസകരുടെ പക്ഷമാണ്, നിത്യകർമ്മങ്ങൾക്ക് ഫലമില്ല, അതിനെ ഇവിടെ നിഷേധിക്കാൻ പോവുകയാണ്. ഈ കർമ്മങ്ങളെല്ലാം സംഘവും തിരിച്ച് ഫലവും തിരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ കർമ്മങ്ങൾ നിത്യകർമ്മങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് ഫലം തിരിക്കുന്ന എങ്ങനെയാണ്? ഫലമില്ലല്ലോ, അതാണ് മീമാംസകരുടെ അഭിപ്രായം. ഇവിടെ വലിയ പ്രസക്തിയുള്ള ഒരു കാര്യമൊന്നുമല്ല, പക്ഷെ മീമാംസകരങ്ങനെ പറയുന്നതുകൊണ്ട് അതിനെ നിഷേധിക്കുകയാണ്. അതായത് ഏതാന്യപി ഇത് യാനി കാമ്യാനി കർമാണി നിത്യേഭ്യോ അന്യാനി ഏതാന്യപി കർത്തവ്യാനി തിമുത യജ്ഞദാന തപാംസി നിത്യാനി. ഇതാണ്. അതുകൊണ്ട് ഏതാനി അപി, അപി എന്ന് പറയുന്നത് സമുച്ചയത്തിന് വേണ്ടിയാണ്, വേറെ എന്തോ ഒന്നിനെ കൂടെ ചേർക്കാൻ വേണ്ടി. കാമ്യകർമ്മങ്ങളും നിത്യങ്ങളിൽ നിന്ന് അന്യമായിട്ടുള്ള കാമ്യകർമ്മങ്ങളും ചെയ്യണം. തിമുത യജ്ഞദാന തപാംസി നിത്യാനി, അപ്പൊ പിന്നെ യജ്ഞദാന തപസ്സുകൾ ചെയ്യണം എന്ന് പറയേണ്ടതുണ്ടോന്നാണ്. കാമ്യകർമ്മങ്ങളെ കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കണമെന്നാണ്. അതിനോട് ഭാഷകാരന് യോജിപ്പില്ല, നിത്യകർമ്മങ്ങൾ മാത്രം ചെയ്താൽ മതി. നിത്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാലും കാമ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാലും ഇന്ന് നമ്മൾ യാതൊരു പ്രസക്തിയില്ലാത്ത കാര്യങ്ങളാണ്. ഇത് പിന്നെ ആ കാലഘട്ടത്തിൽ അങ്ങനെ എഴുതിയതുകൊണ്ട് നമ്മൾ വായിക്കുന്നു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇന്ന് നമ്മുടെ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കാമ്യകർമ്മങ്ങളൊന്നോ നിത്യകർമ്മങ്ങളോ ഒന്നും വേർതിരിക്കാനില്ല. ഇത് വൈദികമായ കർമ്മങ്ങൾ അല്ലെങ്കിൽ സ്മാർത്ഥമായ കർമ്മങ്ങളെ സംബന്ധിച്ച് മാത്രമേ ഈ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയുള്ളൂ. എന്നുവെച്ചാൽ അത്തരത്തിലൊരു ചർച്ചയൊക്കെ വളരെ കാലഹരണപ്പെട്ടു പോയതാണ്. ഇന്ന് അതിന്റെ ആശയത്തെ മാത്രം എടുത്തു കഴിഞ്ഞാൽ വലിയ ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ കാമ്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ സ്വർഗവും മറ്റും ഉദ്ദേശിക്കുന്ന കർമ്മങ്ങളാണ്. ഇന്നാരും സ്വർഗവും മറ്റും ഉദ്ദേശിച്ച് അത്തരം കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, വൈദിക കർമ്മങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിനൊന്നും പ്രസക്തിയില്ല. നിത്യകർമ്മങ്ങൾ എന്ന് പറയുന്നതും അന്ന് അഗ്നിഹോത്രാദികളാണ്, അതും ഇന്നാരും ചെയ്യുന്നില്ല, അതിനും ഇന്ന് പ്രസക്തിയൊന്നുമില്ല. ഇന്ന് മനുഷ്യന്റെ കർമ്മരംഗം മാറിപ്പോയി. എന്നാലും ഇതങ്ങനെ ആ കാലഘട്ടത്തിൽ വ്യാഖ്യാനിച്ചതുകൊണ്ട് നമ്മൾ അത് നമുക്കത് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നേ ഉള്ളൂ. എഴുതിയ കാലഘട്ടത്തിൽ ഇതിന് പ്രസക്തിയുണ്ട്. കാരണം അന്നിത് എല്ലാം ചിന്തിക്കുന്നത് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്. കുറേയൊക്കെ വൈദിക നിയമങ്ങൾ അനുസരിച്ച് മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതൊക്കെ എഴുതിയത്, 10,000 വർഷത്തിന് മുമ്പ്. അന്ന് ഇത്തരം ഭാഷ്യങ്ങൾക്കെല്ലാം ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. ഇന്ന് അത്തരം ഒരു പശ്ചാത്തലത്തിൽ മനുഷ്യൻ ജീവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചയ്ക്കുന്ന പ്രസക്തി. ഇന്ന് മനുഷ്യൻ നിത്യകർമ്മമെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു കർമ്മമൊന്നുമില്ല. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കാമ്യകർമ്മങ്ങൾ, എന്നുവെച്ചാൽ ആഗ്രഹത്തോടുകൂടിയാണ് കർമ്മം ചെയ്യുന്നത്. അതിനെ പ്രത്യേകിച്ച് നിത്യമെന്നോ കാമ്യമെന്നോ ഒന്ന് വേർതിരിക്കാനൊക്കത്തില്ല. മീമാംസകര് നിത്യമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അവർ പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്ന നിത്യ അഗ്നിഹോത്രം, സന്ധ്യാകർമ്മങ്ങൾ, നിത്യ ദർശപൂർണ നിത്യ ജ്യോതിഷ്ഠോമം, അങ്ങനെ കുറെ കർമ്മങ്ങളുണ്ട്. ഈ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. പ്രത്യേകമായ പരിഹാരം ചെയ്യാതിരുന്നാൽ വരുന്ന ദോഷങ്ങളെ അത് പരിഹരിക്കും. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? വേദത്തിൽ ഈ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു, അവിടെ ഫലത്തെക്കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ടാണ് കർമ്മങ്ങളെക്കുറിച്ച് പറയാതിരുന്നിടത്ത്, കർമ്മത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഫലത്തെക്കുറിച്ച് പറയാതിരുന്നു കഴിഞ്ഞാൽ കർമ്മങ്ങൾക്ക് ഫലമില്ലെന്നാണ്. അല്ലെങ്കിൽ പിന്നെ അതിന് വിശ്വസിച്ച ന്യായം പോലെയുള്ള ചില മീമാംസയുടെ ന്യായങ്ങളുണ്ട്, ആ ന്യായം അനുസരിച്ച് ഫലം കണ്ടുപിടിക്കും. പക്ഷെ മീമാംസകര് ഈ കർമ്മങ്ങൾക്കൊന്നും ഫലം കണ്ടുപിടിക്കുന്നില്ല. അവർ പറയുന്നതിന് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. അതിനെ ഭാഷ്യകാരൻ നിഷേധിക്കുന്നു. അതല്ല, ഇതി തദസത്, അത് ശരിയല്ല. നിത്യാനാമപി കർമ്മണാം ഇഹ ഫലവത്വസ്യ ഉപവാദിതത്വ. ഭാഷ്യകാരൻ നിത്യകർമ്മങ്ങൾക്കും ഫലമുണ്ടെന്ന് പറയുന്നുണ്ട്. യജ്ഞോ ദാനം തപസ്ചയോ പാവനാനി ഇത്യാദി വചനേന നിത്യാന്യവി കർമാണി ബന്ധഹേതുത്വ ആശങ്കയാ ജിഹാസോഹോ മുമുക്ഷോഹോ കുതഃ കാമ്യേഷു പ്രസംഗഃ. യജ്ഞദാനം തപസ് തുടങ്ങിയ കർമ്മങ്ങൾ, കർമ്മങ്ങൾ കൂടി ഇവിടെ ഭാഷകാരം പറയുന്നു. യജ്ഞം ദാനം തപസ് തുടങ്ങിയ ഈ കർമ്മങ്ങളും നിത്യാന്യവി കർമാണ് ഈ ബന്ധഹേതുത്വ ആശങ്കയാ, ഇതും ബന്ധത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന് ആശങ്കിച്ചിട്ട് സംശയിച്ചിട്ട് ജിഹാസോഹോ മുമുക്ഷോഹോ, ഇതും ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മോക്ഷവന് കുതഃ കാമ്യേഷു പ്രസംഗ, കാമ്യകർമ്മങ്ങളിൽ എങ്ങനെ താല്പര്യം വരും? നിത്യകർമ്മങ്ങൾ കൂടി ബന്ധിപ്പിക്കുന്നതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് മോക്ഷമെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും കാമ്യകർമ്മങ്ങൾ അവനെ സംബന്ധിച്ച് പ്രസക്തമല്ല. ദൂരേണ ഹ്യവരം കർമ്മ വിധിജ നിന്ദിതത്വം എന്നു പറഞ്ഞു. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ഇത് കാമ്യകർമ്മണാം ബന്ധഹേതുത്വസ്യ നിശ്ചിതത്വ ലോകോയും കർമ്മബന്ധന. യജ്ഞാർത്ഥമല്ലാത്ത കർമ്മങ്ങളെല്ലാം ബന്ധഹേതുവാണ്. ത്രൈഗുണ്യ വിഷയ വേദ അവിടെ നിഷേധിച്ചു. ത്രൈവിദ്യാമാം സോമപ ക്ഷീണേ പുണ്യേ മർത്തിലോകം വിശന്തി ഇത് ദൂരവിഹിതത്വ എന്ന കാമ്യേഷു ഏതാന്യഭീതി വ്യപദേശം. ക്ഷീണേ പുണ്യ മർത്തിലോകം വിശന്തി എന്നെല്ലാം ദൂരവ്യവഹിതമാണ്. എന്നുവെച്ചാൽ ഇതിനെയൊന്നും അടുപ്പിക്കാനേ കൊള്ളത്തില്ല എന്നാണ് ഈ കർമ്മങ്ങളും. അതുകൊണ്ട് കാമ്യങ്ങളിൽ ഏതാന്യബി എന്നുള്ളതുകൊണ്ട് എടുക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ വൈദികമായ കർമ്മങ്ങൾ ഒന്നും മോക്ഷത്തിന് ഉപകരിക്കുന്നതല്ല കാമ്യകർമ്മങ്ങൾ. അതെല്ലാം ബന്ധഹേതുക്കളാണ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ കർമ്മങ്ങളുടെ ഫലം ക്ഷയിച്ചു കഴിഞ്ഞാൽ വീണ്ടും മനുഷ്യലോകത്തിൽ വരും എന്നെല്ലാം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ഭഗവാൻ അഭിപ്രായമില്ല എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. മനുഷ്യ യജ്ഞദാന തപസ്സുകൾ കൂടി ഒഴിവാക്കണമെന്നാണ് മോക്ഷം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പ്രസക്തിയില്ല എന്നാണ്. കാമ്യകർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിന് യാതൊരു പ്രസക്തിയില്ല എന്നാണ്. മറിച്ച് ഗീതയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണോ ത്രൈഗുണ്യ വിഷയ വേദ, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക കർമ്മങ്ങൾ നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്നിവിടെ പറയുന്നുണ്ട്. അതിലുള്ള കാമനകൾ കൊണ്ട് ആ കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ തന്നെയാണ് അവിടെ ആവശ്യപ്പെടുന്നത്. എന്നാൽ രാജസൂയ യാഗവും മറ്റും ചെയ്തയാളാണ് അർജുനൻ. ആ പറഞ്ഞ കർമ്മങ്ങളെല്ലാം ചെയ്തയാളാണ് സ്വർഗത്തോദ്ദേശ്. ഇവിടെ അത് മാത്രമല്ല, ക്ഷത്രിയന്റെ ധർമ്മമാണ് അതൊക്കെ ചെയ്യുന്നതെന്ന്. യുദ്ധം എങ്ങനെയാണോ ക്ഷത്രിയന് ധർമ്മമായിരിക്കുന്നത്, അന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച് രാജസൂയം പോലെയുള്ള കർമ്മങ്ങൾ ക്ഷത്രിയും ചെയ്യണം. അങ്ങനെയാണെങ്കിലും അന്നത്തെ നിയമമനുസരിച്ച് യുദ്ധം ക്ഷത്രിയന് നിത്യകർമ്മമാണ്, മറ്റത് കാമ്യകർമ്മങ്ങളും. അതാണ് അന്നത്തെ വ്യവസ്ഥ. രാജസൂയം പോലെയുള്ള കാമ്യകർമ്മങ്ങളാണ്, അപ്പം അതിനെ ഉപേക്ഷിക്കുക. നിയതമായി യുദ്ധം ചെയ്തേ പറ്റൂ. എന്തിന്? രാജ്യരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും യുദ്ധം ചെയ്യണം, രാജസൂയത്തിനും വേണ്ടിയും യുദ്ധം ചെയ്യേണ്ടി വരും. കാരണം അവിടെ ദക്ഷിണ കൊടുക്കാൻ പണം വേണം, അതിനുവേണ്ടി മറ്റു രാജ്യങ്ങളെ ആക്രമിക്കണം. അപ്പൊ കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആക്രമിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരും. കാരണം സമ്പത്ത് വേണമെങ്കിൽ മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി പറ്റും. മഹാഭാരതത്തിൽ അറിയാം, ഭാരതം മുഴുവൻ പാണ്ഡവന്മാർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി, സമ്പത്ത് കൊണ്ടുവന്നു, യജ്ഞം ചെയ്തു, അങ്ങനെ ധനഞ്ജയൻ എന്ന് പേര് കിട്ടി. അർജുനൻ ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ കാമ്യകർമ്മങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അത് ആക്രമണമാകും, മറ്റുള്ളവരെ ആക്രമിക്കുന്ന. പക്ഷെ രാജ്യരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അത് നിത്യകർമ്മത്തിൽപ്പെടുന്നു. അവിടെ സ്വർഗകാമനയൊന്നുമില്ല. അതുകൊണ്ട് വൈദികമായ അത്തരം കാമനകൾ കൊണ്ട് ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞു അർജുനനോട്. എന്നാൽ ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധം ഇവിടെ ഇപ്പം ധർമ്മത്തിന് വേണ്ടിയാണ്. ഇവിടെ രാജ്യത്തെ നേടുന്നതിന് വേണ്ടി മാത്രമല്ല, അധർമ്മത്തെ ഇല്ലാതാക്കുന്നതിന് യുദ്ധം ചെയ്യണമെന്നാണ്. അങ്ങനെ ആ യുദ്ധം നിത്യകർമ്മം എന്നുള്ള ആ പട്ടികയിൽപ്പെടുന്നതാണ്. അതുകൊണ്ടതാകാം. അതുപോലെ തന്നെ യജ്ഞദാന തപസ്സുകളെ കുറിച്ചും പറയുന്നു. യജ്ഞദാന തപസ്സുകളും ചെയ്യാം, അത് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അത് സംഘവും ഫലവും ഉപേക്ഷിച്ച് ചെയ്യുമ്പോൾ അത് തന്നെയാണ് സന്യാസം ഇവിടെ പറയുന്നത്. ആ സന്യാസം തന്നെയാണ് ഇവിടുത്തെ കർമ്മയോഗം. അതാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്ന സന്യാസം അല്ലെങ്കിൽ കർമ്മയോഗം. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. യഥാന്യപിതു കർമാണി സംഘം തെക്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം നിയതസ്യ തു സന്യാസ കർമ്മണോ നോപപദ്യതേ മോഹാത്തസ്യ പരിത്യാഗാ തമസ പരികീർത്തിത തസ്മാത് അജ്ഞസ്യ അധികൃതസ്യ മോക്ഷോ. ഇത്രയും ഭാഷകാരൻ ഇവിടെ കൂട്ടിച്ചേർക്കുന്ന ഭഗവാൻ പറഞ്ഞല്ല, വ്യാഖ്യാതാക്കളെല്ലാം അവരുടെ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. അതിങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്. എന്താണ്? ഒരുവൻ മോഹം കൊണ്ട് കർമ്മത്തെ ത്യജിക്കരുത്. ആരായാലും ശരി, മോഹം കൊണ്ട് കർമ്മത്തെ ത്യജിക്കരുത്. ഇതാർക്കു വേണ്ടി പറഞ്ഞിരിക്കുന്നു? ഇതൊരു സർവർക്കും വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു സിദ്ധാന്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആചാര്യസ്വാമികൾ പറയുന്ന സർവകർമ്മ സന്യാസത്തിന് യാതൊരു പ്രസക്തിയില്ലാതെ. അതുകൊണ്ട് പറയുന്നു, ഇത് അങ്ങനെയല്ല പറയുന്നത്. ഇത് അജ്ഞനായ കർമാധികാരിക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അവൻ മുമുക്ഷുവാണ്, അജ്ഞനാണ്, കർമ്മത്തിന് അധികാരിയാണ്. അവൻ ചിത്തശുദ്ധി ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഒരുവിന് വേണ്ടി ഇത് പറഞ്ഞു എന്നാണ്. പക്ഷേ ഗീതാകാരൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഗീതാകാരൻ എന്താണ് പറയുന്നത്? നിയതസ്യതു നിത്യസ്യ സന്യാസ പരിത്യാഗ കർമ്മണോ അനുപപത്യതേ. നിത്യകർമ്മത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. നിയതമായ കർമ്മത്തെ, നിയത കർമ്മം എന്ന് പറയുന്നത് നിത്യകർമ്മം. പഴയ സമ്പ്രദായം അനുസരിച്ച് നിയതം എന്ന് പറഞ്ഞാൽ നിത്യം തന്നെ. നിയതം എന്ന് പറഞ്ഞാൽ എന്റെ വാച്യാർത്ഥം എന്താണോ? മാറ്റാൻ കഴിയാത്തത്, ഒഴിവാക്കാൻ കഴിയാത്തത്, നിയമപൂർവ്വം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നിയത ശബ്ദത്തിന്റെ അർത്ഥം. എന്നുവെച്ചാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കർമ്മങ്ങൾ അതിനെ മോഹം കൊണ്ട് ഒഴിവാക്കരുത്. നവബദ്ധ്യതേ അജ്ഞസ്യ പാവനത്വസ്യ ഇഷ്ടത്വ. എന്തുകൊണ്ട്? അജ്ഞന് പാവനത്വം, ശുദ്ധി അജ്ഞന് വേണ്ടതാണ്. ഓരോൻ മോഹം കൊണ്ട് തന്റെ കർമ്മത്തെ ഉപേക്ഷിക്കരുത്. അപ്പോൾ കർമ്മത്തെ ഉപേക്ഷിക്കുന്നതാണ് കർമ്മസന്യാസം എന്ന് തെറ്റിദ്ധരിക്കരുത് എന്നാണ്. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് കർമ്മം ചെയ്യേണ്ടവൻ കർമ്മത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് അജ്ഞതയാണ്. അപ്പോൾ സാധാരണ കർമ്മത്യാഗം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ഈ മോഹം കൊണ്ടുള്ള ത്യാഗമാണ്. ഇവിടെ ഇപ്പോൾ അർജുനന് സംഭവിച്ചത് മോഹം കൊണ്ടുള്ള ത്യാഗമാണ്. അർജുനൻ രജോഗുണപ്രധാനിയായെങ്കിലും അർജുനനെ മോഹം ബാധിച്ചിരിക്കുകയാണ്. അത് വിഷാദയോഗത്തിൽ പറയും. ധർമ്മ സമ്മൂഢ ചേതസ്, ധർമ്മത്തിൽ മോഹമുള്ള ചേതസ്സോടുകൂടിയവനായി തമസാണ് ബാധിച്ചിരിക്കുന്നത്. രാജസത്യാഗമല്ല കർമ്മം ചെയ്യുന്നത്, കായക്ലേശങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നതാണ് എന്ന് കരുതിയല്ല അർജുനൻ ത്യജിച്ചത്. അക്കാര്യത്തിലൊന്നും അർജുനന് യാതൊരു ഭയവും, കഠിനമായ തപസ്സുകളൊക്കെ ചെയ്ത അർജുനന് കായക്ലേശത്തെക്കുറിച്ചൊന്നും യാതൊരു വ്യാകുലതയില്ല. പക്ഷെ മോഹം ബാധിച്ചു. അതെല്ലാം അവിടെ ചർച്ച ചെയ്തു. മമത കൊണ്ടും മറ്റും മോഹം വന്നു. തന്റെ കർത്തവ്യത്തെ വിസ്മരിച്ച് കർമ്മത്തെ ത്യജിച്ചു. അങ്ങനെ ചെയ്യുന്നത് സന്യാസം, അത് താമസ സന്യാസമാണ്. അതുകൊണ്ട് ത്യാഗത്തിന്റെ ഫലം ലഭിക്കത്തില്ല. നൈവ ത്യാഗഫലം ലഭിക്കും. ത്യാഗം ഒരു ഫലത്തിന് വേണ്ടിയാണല്ലോ, ചിത്തശുദ്ധി പോലെയുള്ള ഫലത്തിന് വേണ്ടിയിട്ടാണ്. മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തതും പറഞ്ഞു, നൈവ ത്യാഗഫലം ലഭിക്കും, ത്യാഗഫലം ലഭിക്കത്തില്ല. മോഹാദ് അജ്ഞാനാത്തസ്യ നിയതസ്യ പരിത്യാഗ നിയതം ച അവശ്യം കർത്തവ്യം ത്യജ്യതേ ശരി വിപ്രതിഷിദ്ധം. മോഹം കൊണ്ട് അജ്ഞാനം കൊണ്ട് തസ്യ നിയതസ്യ പരിത്യാഗം, ആ നിയതമായ കർമ്മത്തിന്റെ പരിത്യാഗം. നിയതം എന്ന് പറഞ്ഞാൽ എന്താണ്? അവശ്യം കർത്തവ്യം, ചെയ്യേണ്ടതിനാണ് നിയതം എന്ന് പറയുന്നത്. ഒഴിവാക്കാൻ പാടില്ലാത്ത കർമ്മങ്ങൾ, അതിനെ ത്യജ്യതേ, അത് ത്യജിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? വിപ്രതിഷിദ്ധം, പരസ്പര വിദ്ധമായ കാര്യമാണ്. ചെയ്യേണ്ടതാണ് എന്നാ ത്യജിക്കുന്നു. അതോ മോഹനിമിത്ത പരിത്യാഗം, അതാണ് മോഹനിമിത്തമായ പരിത്യാഗം. താമസ പരിവിടുത്ത, അതിന് താമസമെന്ന് പറഞ്ഞിരിക്കുന്നു. മോഹസ്ഥമ, മോഹം ആണ് തമസ് എന്നാണ്. മുമ്പ് ഭാഷകാരൻ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. എന്താണ് അജ്ഞനം എന്ന കർമ്മത്തിന് അധികാരിയുമായിട്ടുള്ള മോക്ഷത്തിനു വേണ്ടി ഇത് പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇവിടെ ശ്ലോകത്തിൽ നിയതം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മുമ്പ് പറഞ്ഞ കർമ്മങ്ങൾ, യജ്ഞദാന തപസ് എന്നാണ് ഇവിടെ നിയതകർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ യജ്ഞദാന തപസ്സുകൾ ത്യജിക്കാൻ പാടില്ല എന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ അർജുനൻ തന്നെ സ്വയം പ്രത്യേകിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അർജുനന്റെ ത്യാഗം അല്ലെങ്കിൽ സന്യാസം ഇതാണെന്ന് ധരിച്ചിട്ട് അവിവേകം കൊണ്ട് സന്യാസം എന്നുള്ള പേരിൽ നിയത കർമ്മങ്ങളെ ത്യജിക്കുന്നുണ്ട്, യജ്ഞദാന തപസ്സുകളെ ത്യജിക്കുന്നുണ്ട്. അതോ അതിനാണ് സമാധാനം പറയുന്നത്, അങ്ങനെ ആരെങ്കിലും ത്യജിക്കുന്നുണ്ടെങ്കിൽ അത് താമസത്യാഗമാണോ? അതുകൊണ്ട് ത്യാഗഫലം ലഭിക്കത്തില്ല. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അജ്ഞനാണോ ജ്ഞാനിയാണോ എന്നുള്ള വിഷയമില്ല. ഇവിടെ ചർച്ച ചെയ്യുന്നത് മുമുക്ഷുവിനെ കുറിച്ച് തന്നെയാണ്. മുമുക്ഷുവാണോ അയാൾ നിയതകർമ്മത്തെ ത്യജിക്കാൻ പാടില്ല, അവശ്യം ചെയ്യേണ്ട കർമ്മങ്ങളെ ത്യജിച്ചിട്ട് മറ്റെന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ത്യജിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാനില്ല. അവശ്യം ചെയ്യേണ്ട കർമ്മങ്ങളെ കൂടി ത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാനുള്ളത്? ഒന്നുമില്ല. അപ്പോൾ പിന്നെ താമസം ആയിരിക്കും, ആലസ്യത്തിലേക്കും നിദ്രയിലേക്കും പോകും ആ വ്യക്തി. അത്രമാത്രമേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ത്യാഗഫലം അയാൾക്ക് ലഭിക്കത്തില്ല. സാധാരണ സന്യാസത്തെ സംബന്ധിച്ചുള്ള ഒരു ഭ്രാന്തി അതാണ് ഇവിടെ പറയുന്നത്. തന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുന്നതാണ് സന്യാസം എന്ന് ഭ്രമിക്കുക. ഭ്രമിച്ചിട്ട് ഇപ്പൊ അർജുനൻ ചെയ്തതുപോലെ കർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട് വെറുതെ ഇരിക്കുക. മോക്ഷ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഈ ഭാഗങ്ങളിൽ ഭഗവാൻ ഒരു വഴിക്ക് പോകുന്നു, ശങ്കരാചാര്യർ വേറെ വഴിക്ക് പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെയെല്ലാം വരുന്ന ഒരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ, അപ്പോൾ ഈ സർവകർമ്മ സന്യാസം എന്ന് മറുപടി കൂട്ടുന്ന ആചാര്യസ്വാമികൾക്ക് ഭഗവാന്റെ ഈ വാക്യങ്ങളെ അതുപോലെ വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഈ ഭാഗങ്ങളെല്ലാം അജ്ഞന് വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്ന് പ്രത്യേകിച്ചെടുത്തിട്ട് വ്യാഖ്യാനിക്കുന്നു. അദ്വൈതികളെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വാസിഷ്ഠത്തെയൊക്കെ ഉദ്ധരിച്ചിട്ട് മറ്റ് പല അദ്വൈതികളും പറയുന്നുണ്ട്, കർമ്മത്യാഗം എന്ന് പറയുന്നത് ഒരുവൻ കർമ്മത്തെ ത്യജിക്കുന്ന കർമ്മസ്വയം ഒഴിഞ്ഞു പോകുന്നതാണ്. കർമ്മസ്വയം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ മോഹം കൊണ്ടുള്ള ത്യാഗം വരുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് വയ്ക്കുന്നുണ്ട്. ഒരവസ്ഥയിൽ ഒരാളിൽ നിന്ന് കർമ്മങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ അയാൾക്കൊന്നും ചെയ്യാൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ അയാൾ പ്രത്യേകിച്ച് സന്യാസം എന്ന് പറയുന്ന ഒന്നിനെ അയാൾക്ക് സങ്കല്പിക്കേണ്ടി വരുന്നില്ല, സങ്കല്പിച്ചുണ്ടാക്കി വരുന്നില്ല, അല്ലെങ്കിൽ ബാഹ്യമായി അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വരുന്നില്ല. അപ്പൊ സന്യാസത്തിന് പ്രസക്തിയൊന്നുമില്ല, എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന തരത്തിലുള്ള സന്യാസത്തിന് ഇന്ന് യാതൊരു പ്രസക്തിയില്ല. അത് നമ്മൾ മനസ്സിലാക്കും. ആചാര്യസ്വാമികളുടെ പേരിലാണ് ഇന്ന് എല്ലാവരും സന്യാസിമാരാകുന്നത്. സന്യാസിമാരുടെ പരമ്പര അതിലാണ് നിൽക്കുന്നതെങ്കിലും ഭാഷ്യകാരൻ പറയുന്ന തരത്തിലുള്ള ഒരു സന്യാസം അതിന് ഈ കാലഘട്ടത്തിൽ യാതൊരു പ്രസക്തിയില്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നത്? ഒന്ന്, കാമ്യകർമ്മങ്ങളെ ത്യജിക്കുന്നതാണ് സന്യാസം. അത് വൈദികമായ പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ആവശ്യം വരുന്നുള്ളൂ. ഇന്ന് ആരും തന്നെ കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കും അത് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളും വരുന്നില്ല. പിന്നെ രണ്ടാമത് പറയുന്നത് നിത്യകർമ്മങ്ങൾ. നിത്യകർമ്മങ്ങൾ അജ്ഞൻ സംഘം കൂടാതെ ഫലത്തെ തേജിച്ചുകൊണ്ട് അനുഷ്ഠിക്കണമെന്നാണ്. അവിടെ കാമ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് അതാണ് മറ്റൊരു സന്യാസം. അതിനും ഇനി യാതൊരു പ്രസക്തിയില്ല. നിത്യ ദർശപൂർണമാസം, നിത്യ അഗ്നിഹോത്രം, നിത്യ ജ്യോതിഷ്ഠോമം തുടങ്ങിയ കർമ്മങ്ങൾ കേട്ടിട്ടുള്ളവർ തന്നെ വിരളിൽ എണ്ണാവുന്നുള്ള ആൾക്കാരെ കാണും. അവരാരും അതൊട്ട് ഉപേക്ഷിക്കാനും തയ്യാറുമല്ല. പിന്നെ അത്തരത്തിലുള്ള ഒരു ത്യാഗത്തിനും യാതൊരു പ്രസക്തിയില്ല. അപ്പോൾ ഭാഷ്യകാരൻ പറഞ്ഞ തരത്തിലുള്ള കർമ്മത്യാഗത്തിന്, അല്ലെങ്കിൽ ഭാഷ്യങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള കർമ്മത്യാഗത്തിന് ഇന്ന് അത് ഒരു വ്യക്തിയിലും പ്രസക്തമേ ആകുന്നില്ല. ഇന്നത്തെ കർമ്മത്യാഗം അല്ലെങ്കിൽ സന്യാസം എന്ന് പറയുന്നത് ഭഗവാൻ പറഞ്ഞ തരത്തിലാണ്. അതിന് മാത്രമേ പ്രസക്തിയുള്ളൂ. അതിനെ അടുത്ത് പറയും. ഭാഷ്യകാരൻ പറഞ്ഞത് അബദ്ധമെന്നല്ല പറയുന്നത്, അങ്ങനെ തിരിച്ചുള്ളത്. ഭാഷ്യകാരൻ പറഞ്ഞത് തന്റെ കാലഘട്ടത്തിനനുസരിച്ച രീതിയിൽ പറഞ്ഞു, വ്യാഖ്യാനിച്ചാണ്. കമ്പ്യൂട്ടർ യുഗമൊന്നും ശങ്കരാചാര്യന്റെ ബുദ്ധിയിൽ ഉദിച്ചില്ല, അത് വന്നില്ല. പക്ഷെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതു കാലത്തും സ്വീകരിക്കത്തക്ക രീതിയിലാണ്. കാരണം ഇങ്ങനെ പ്രത്യേകിച്ച് വിഭജിച്ച് പറയാത്തതുകൊണ്ട്, നിത്യകർമ്മങ്ങൾ വൈദികമായി വ്യാഖ്യാനിക്കാത്തതുകൊണ്ട് അതിനേതു കാലത്തും അതിന് പ്രസക്തിയുണ്ട്. പക്ഷെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നതെല്ലാം അപ്രസക്തമായി പോയ കാര്യങ്ങളാണ്. തന്റെ കാലഘട്ടത്തെ മാത്രം നോക്കിക്കണ്ടുകൊണ്ട് ആണ് ഭാഷ്യം രചിച്ചത്. അതുകൊണ്ടാണ് അതിനൊന്നും പ്രസക്തിയില്ലാതെ വരുന്നത്. എന്നാൽ സന്യാസത്തിന്റെയും മറ്റും അടിസ്ഥാന തത്വങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സന്യാസത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതിനേതു കാലത്തും പ്രസക്തിയുള്ളതാണ്. പക്ഷെ സന്യാസം ഒരു ആചാരം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ അനുഷ്ഠിക്കണം, അക്കാര്യത്തിനാണ് പ്രസക്തി ഇല്ലാതെ വരുന്നത്. അത് അങ്ങനെ പ്രത്യേകം പറയുന്നത് ഇല്ലെങ്കിൽ ഈ ഭാഷയെല്ലാം വായിച്ച് ചിന്തിക്കാതെ ആൾക്കാർ ഇതാണ് സന്യാസം എന്ന് വിചാരിച്ച് ഓരോ ഗോഷ്ഠികളെല്ലാം കാണിക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. കാരണം ഈ സന്യാസത്തെക്കുറിച്ച് ഈ ഭാഷയെല്ലാം പഠിക്കുന്നതിന് മുമ്പും നമ്മൾ കേട്ടിരിക്കുന്നതാണ് സന്യാസം എന്ന് വെച്ചാൽ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കുക. ആര് പറഞ്ഞു? ശങ്കരാചാര്യർ പറഞ്ഞു. ഇത്രയും നമുക്കതിനെക്കുറിച്ച് അറിയാവും. എന്നാൽ പിന്നെ ഇനി ഞാനൊന്നും ചെയ്യുന്നില്ല, എല്ലാം ഉപേക്ഷിച്ചു എന്നുള്ളൊരു മനോഭാവത്തിലാണ് സന്യാസിമാരല്ല. സന്യാസിക്ക് വിധി നിഷേധങ്ങളൊന്നുമില്ല. ഇങ്ങനെയെല്ലാം പറയുന്ന വളരെ ഉപരിപ്ലവമായ ആശയങ്ങൾ ഇതിൽ നിന്ന് സ്വീകരിച്ചിട്ട് അങ്ങനെ സന്യാസം എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുന്നവരാണ് ഭൂരിപക്ഷം പേര്. അതിനൊരു പ്രധാന കാരണം ഭാഷ്യകാരൻ എന്ത് പറഞ്ഞു എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതാണൊരു പ്രധാന കാരണം. അത് ഭാഷ്യത്തിൽ നിന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഭാഷയും തന്നെ മനസ്സിലാക്കാനേ പറ്റും. അപ്പൊ അതിലേതാണ് പ്രസക്തം, ഏതാണ് അപ്രസക്തം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് കർമ്മത്തെ മോഹം കൊണ്ട് ത്യജിക്കരുത്. ഇതെന്തുകൊണ്ട് പറയുന്നു? പ്രത്യേകിച്ച് അർജുനൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അല്ലെങ്കിൽ അർജുനനെ പോലെ കർമ്മത്തെ ത്യജിക്കുന്നവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇതല്ല ത്യാഗം. ധർമ്മ സമ്മൂഢ ചേതസ്സായി കർമ്മം ചെയ്യേണ്ട എന്ന് കരുതുന്നത് ത്യാഗമല്ല. ശരീരയാത്രാഭിച്ഛത്തെ ന പ്രസിദ്ധിയത കർമ്മണ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നീ മോഹം കൊണ്ട് കർമ്മത്തെ ത്യജിച്ചു കഴിഞ്ഞാൽ നിനക്ക് ജീവിതം തന്നെ അസാധ്യമായി തീരും. ശരീരയാത്ര എന്ന് പറയുന്നത് ജീവിതം. എങ്ങനെ ജീവിക്കും? ശരീരം കൊണ്ട് പ്രവർത്തിയെടുക്കാതെ എങ്ങനെ മനുഷ്യൻ ജീവിക്കുന്നത്? അവർ സന്യാസിമാർ പറയും, ഞങ്ങൾ ഭിക്ഷയെടുത്ത് ജീവിക്കും, പണിയെടുക്കത്തില്ല, ഭിക്ഷയെടുത്ത് ജീവിക്കും എന്ന് പറഞ്ഞാൽ അതും എന്താണ്, ശരീരയാത്രയായി, അതും കർമ്മമായി. ഭിക്ഷയെടുക്കുന്ന ഒരു കർമ്മമാണ്. അതുകൊണ്ട് പറയുന്നു, ഭക്ഷ്യം ഭോക്തും അറിയത്, ഞാൻ പോയി ഭിക്ഷയെടുക്കുമെന്നാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു, ആ ഭിക്ഷയെടുക്കുന്നത് കൂടിയും എന്താണ്, ശരീരയാത്രയാണ്, പ്രവൃത്തിയാണ്. എങ്ങനെ കർമ്മത്തെ ത്യജിച്ചിട്ട് ജീവിക്കാൻ പറ്റും? പിന്നെ കർമ്മത്തെ ത്യജിച്ചിട്ട് ഞാൻ സന്യാസിയാകുമെന്ന് കരുതുന്നത് വെറും മോഹം മാത്രമാണ്, അവിവേകം മാത്രമാണ്. യജ്ഞശിഷ്ടാശന സന്തോ മുച്യന്തേ സർവകൽപിഷൈഹി, നമ്മളവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. യജ്ഞശിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നവൻ പാപങ്ങളിൽ നിന്നെല്ലാം മോചിക്കുന്നു എന്ന് പറഞ്ഞാൽ, ശുദ്ധമായ അന്നം കഴിക്കണമെങ്കിലും അധ്വാനിച്ചേ പറ്റൂ, കർമ്മം ഉപേക്ഷിച്ചിട്ട് പറ്റത്തില്ല. രാമാനുജാചാര്യരും മറ്റും ഈ ഭാഗത്ത് അതിനെ സ്വീകരിച്ചുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത്. കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് അന്നം കഴിച്ചാൽ തന്നെ അത് ശരിയാകത്തില്ലെന്ന്, അതുകൊണ്ട് അത് ആഹാരശുദ്ധി ഉണ്ടാകത്തില്ല, മനഃശുദ്ധി ഉണ്ടാകത്തില്ല, അതുകൊണ്ട് കർമ്മം ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നിയതസ്യതു സന്യാസ കർമ്മണോ നോപപദ്യതേ മോഹാത്തസ്യ പരിത്യാഗ തമസ പരികീർത്തിത ദുഃഖമിത്യേവ യത് കർമ്മ കായക്ലേശ ഭയാത്യചേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. ദുഃഖമിത്യേവ യത് കർമ്മ കായക്ലേശ ഭയാത് ശരീര ദുഃഖ ഭയാത് ത്യജേത് പരിത്യജേത് സകൃത്വ രാജസം രജോ നിർവൃത്തിയും ത്യാഗം നൈവ ത്യാഗഫലം ജ്ഞാനപൂർവസ്യ സർവകർമ്മ ത്യാഗസ്യ ഫലം മോക്ഷാഖ്യം ന ലഭേ നൈവ ലഭേത. ദുഃഖമിത്യേവ യത് കർമ്മ, ദുഃഖമെന്ന് കരുതി കായക്ലേശ ഭയാത് ശരീര ദുഃഖ ഭയാത് ത്യജേത് പരിത്യജേത്. ശരീരക്ലേശങ്ങൾ ഓർത്ത് കർമ്മത്തെ ചെയ്യാതിരിക്കുക എന്നുവെച്ചാൽ ആലസ്യം കൊണ്ട് കർമ്മം ചെയ്യാതിരിക്കുക. കർമ്മം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്, പ്രവൃത്തി ബുദ്ധിമുട്ടാണ്. സകർത്വ രാജസം രജോ നിർവൃത്തിയും ത്യാഗം, അവൻ ചെയ്തത് എന്താണ്, രാജസത്യാഗമാണ്. നൈവ ത്യാഗഫലം ലഭേ, അവിടെ ത്യാഗലഭം ത്യാഗഫലം ലഭിക്കത്തില്ല എന്ന് പറഞ്ഞാൽ താൻ ചെയ്യേണ്ട കർമ്മങ്ങൾ, തനിക്ക് ചെയ്യാൻ പ്രാപ്തമായിരിക്കുന്ന കർമ്മങ്ങൾ, ഇവിടെ നിത്യകർമ്മമെന്ന് പറയുന്നുണ്ട്, തനിക്ക് പ്രാപ്തമായ കർമ്മങ്ങൾ, തനിക്ക് ഒഴിവാക്കാൻ വയ്യാത്ത കർമ്മങ്ങൾ എന്നേ നമുക്കെടുക്കാൻ പറ്റും. അല്ലാതെ ശ്രുതിയിലും സ്മൃതിയിലും പറഞ്ഞിരിക്കുന്ന നിത്യകർമ്മങ്ങൾ എന്നെടുക്കാനൊക്കെ തന്നെ, തനിക്ക് ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങൾ ക്ലേശമാണ്, ബുദ്ധിമുട്ടുള്ളതാണ്, പ്രത്യേകിച്ചും കായക്ലേശത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന് കരുതി അതിനുപേക്ഷിച്ചു കഴിഞ്ഞാൽ, കായക്ലേശം എന്ന് പറയുമ്പോൾ കായക്ലേശമെന്നോ മനക്ലേശമെന്നോ എല്ലാം എടുക്കാം, മുഖ്യമായി ശരീരക്ലേശം തന്നെ. അങ്ങനെ ഉപേക്ഷിച്ചാൽ ത്യാഗഫലം അവന് ലഭിക്കത്തില്ല. ത്യാഗഫലം എന്ന് പറയുന്ന ചിത്തശുദ്ധി മുതൽ മോക്ഷം വരെയുള്ള കാര്യങ്ങൾ അവന് ലഭിക്കത്തില്ല. ആ ത്യാഗഫലം എന്ന് പറയുമ്പോൾ ഭാഷ്യകാരൻ അവിടെ തന്റെ സിദ്ധാന്തത്തെ തിരികെ കയറ്റുന്നുണ്ട്. എങ്ങനെയാണ്, ജ്ഞാനപൂർവകസ്യ സർവകർമ്മത്യാഗസ്യ ഫലം, സർവകർമ്മത്യാഗം അല്ലെങ്കിൽ ജ്ഞാനപൂർവകമായ സർവകർമ്മത്യാഗം, അതിന്റെ ഫലം ലഭിക്കത്തില്ല എന്നാണ് അവിടെ തന്റെ സിദ്ധാന്തത്തെ ഒന്ന് ഉറപ്പിക്കുകയാണ്. കാരണം ഈ പറയുന്നത് തന്റെ സിദ്ധാന്തത്തിനെതിരാണെന്ന് തോന്നിയതുകൊണ്ടാണ്, ജ്ഞാനപൂർവകമായ സർവകർമ്മ സന്യാസത്തിന്റെ ഫലം കിട്ടില്ല. ഇവിടെ സർവകർമ്മ സന്യാസത്തെ കുറിച്ചൊന്നും പറയുന്നേ ഇല്ല, ഇവിടെ പറയുന്നത് രാജസത്യാഗത്തെ കുറിച്ചാണ്. സർവകർമ്മ സന്യാസത്തെ കുറിച്ച് ഈ പ്രകടനത്തിലേ പറയുന്നില്ല. അടുത്ത് പറയുന്നത് സാത്വികത്യാഗത്തെ കുറിച്ചാണ്, അവിടെയും സർവകർമ്മ സന്യാസത്തെ കുറിച്ച് പറയുന്നില്ല. ഇല്ലെങ്കിലും അവിടെ എന്താണ് തന്റെ സിദ്ധാന്തത്തെ ഒന്ന് ഉറപ്പിക്കുകയാണ്, ജ്ഞാനപൂർവകമായ സർവകർമ്മ സന്യാസം, അതായത് ജ്ഞാനനിഷ്ഠാപൂർവകമായ സർവകർമ്മ സന്യാസം, അതാണ് സന്യാസം എന്ന് ഇവിടെ ഉറപ്പിക്കുകയാണ്. ഇവിടെ ശ്ലോകത്തിൽ അതല്ല പറയുന്നത്, അത് പറയുന്നത് എന്താണ്? കായക്ലേശം കൊണ്ട് ത്യജിക്കരുത് എന്നാണ്. ചെയ്യേണ്ട കർമ്മത്തെ ത്യജിക്കരുത്. സാധാരണ അങ്ങനെ ത്യജിച്ചിട്ട് സന്യാസിമാരാകാറുണ്ട്, അല്ലെങ്കിൽ സന്യാസം എന്ന് പറയുന്ന മാർഗത്തിലേക്ക് പ്രവേശിച്ച് ക്കുന്നത് തന്നെ കായക്ലേശ ഭയം കൊണ്ടായിരിക്കും. കർമ്മം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്, അത് കരുതി കർമ്മത്തെ ഉപേക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം എന്താണ്, മനസ്സിരുത്തി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ചിലർ പറയും കർമ്മം കായക്ലേശം കൊണ്ടാണ് കർമ്മം ത്യജിക്കുന്നു എന്ന് പറയത്തില്ല. ചിലർ പറയുന്നത് എന്താണ്, ഇനി കൂടുതൽ സമയം ജപിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ വേണം. ഇപ്പം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിനൊന്നും സമയം കിട്ടത്തില്ല, അതുകൊണ്ട് ജപധ്യാനാദികൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ഞാൻ കായക്ലേശമുള്ള കർമ്മങ്ങളെ ത്യജിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ വേണ്ടേ എന്ന് ചോദിക്കും. കൂടുതൽ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ ജപധ്യാനങ്ങൾക്കെല്ലാം സമയം കിട്ടുമോ? കിട്ടുന്നില്ല. അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു, ഉപേക്ഷിക്കുന്നത് ശരിയല്ലേ എന്ന് ചിലർ ചോദിക്കും. ഒരിക്കലും സ്വയം അംഗീകരിക്കത്തില്ല, അല്ലെങ്കിൽ സ്വയം സമ്മതിക്കത്തില്ല. എന്തുകൊണ്ടാണ്? എന്റെ അലസത കൊണ്ടാണ് ഞാൻ ഈ കർമ്മം വേണ്ടെന്ന് വെച്ചത് എന്ന് സ്വയം സമ്മതിക്കത്തില്ല. ശരി, അങ്ങനെയാണ് ഒരാൾ കർമ്മത്തെ ത്യജിക്കുന്നതെങ്കിൽ അത് പരീക്ഷിച്ച് നോക്കണം. എന്താണ് ജപധ്യാനങ്ങളെന്ന് പറയുന്നത്? കാരണം അവിടെയുണ്ട് കായക്ലേശം. ജപധ്യാനത്തിന് വേണ്ടി ഈ ഇതിനെ ഉപേക്ഷിക്കുന്നവൻ, മറ്റു കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നവന് ഒരു 10 മിനിറ്റ് നിവർന്ന് ഇരിക്കാൻ കഴിയാത്തവനാണ്. ഇരുന്നു കഴിഞ്ഞാൽ നട്ടൽ വേദനിക്കും, കാൽമുട്ട് വേദനിക്കും, അതാണ് കായക്ലേശം. അപ്പോൾ വേണ്ടി വന്നാൽ മറ്റ് കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ മണിക്കൂർ തിരിഞ്ഞും പിരിഞ്ഞും എല്ലാം ഇരിക്കും. അതിന് അതൊരു സാഹസം എന്നുള്ളതിലേക്ക് ചെയ്തു കളയും. കാരണം ഈ കർമ്മങ്ങൾ ക്ലേശം കൊണ്ട് ത്യജിക്കുന്നവന് ഈ ജപധ്യാനങ്ങളും ക്ലേശങ്ങളായിരിക്കും. അതും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നതിനൊന്നും വലിയ കാര്യമില്ല. കാരണം അതും ക്ലേശമുള്ളതാണ്. ഒരു അരമണിക്കൂർ കൈയും കാലുക വളച്ച് വടി പോലെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എത്ര പേർക്ക് അതിന് കഴിയും? ചിലപ്പോൾ ഒരു വാശിയൊക്കെ ഇരുന്നെന്ന് വരും. ഓഡിയൻസൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു മണിക്കൂറൊക്കെ ഇരിക്കും. അല്ലാതെ ഇരിക്കാൻ പ്രയാസമാണ്. എന്നെ കൊണ്ടെന്തായാലും പറ്റത്തില്ല, ബാക്കിയുള്ളവർക്ക് പറ്റുമെന്നറിയത്തില്ല. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വയസ്സായി കഴിഞ്ഞാൽ തീരെ പറ്റത്തില്ല. ചെറുപ്പകാലത്തൊക്കെ ചിലപ്പോൾ പറ്റിയിരുന്നിരിക്കും. കൈയും കാലമൊന്നും ശരിക്ക് കാലൊക്കെ കോച്ചു പിടിക്കും, വാദം വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ഉത്തേജിക്കുന്നു എന്ന് പറഞ്ഞ് കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നവരുമുണ്ട്. പലരും പറയും ആശ്രമത്തിൽ അതിനൊന്നും സൗകര്യമില്ല, സമയം കിട്ടത്തില്ല ജപിക്കാനും ധ്യാനിക്കാനും. അപ്പോൾ അത് ത്യജിക്കുന്നതും ജപധ്യാനങ്ങൾ ത്യജിക്കുന്നതും ഈ കായക്ലേശ ഭയം കൊണ്ടാണ്. കാരണം യജ്ഞ ദാന തപസ് തപസ്സെന്ന് വരുന്ന ഇതൊക്കെ ഉൾപ്പെടും, അത് ഉപേക്ഷിക്കരുതെന്നാ പറയുന്നത്. അപ്പോൾ കായക്ലേശ ഭയം കൊണ്ട് തന്നെയാണ് അത് ത്യജിക്കുന്നത്. അപ്പോൾ അതിനിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മറ്റ് പ്രവൃത്തികൾ ചെയ്യുന്നത്. യജ്ഞദാന തപസ്സുകളിൽ പ്രധാനമായ ഒന്നാണ് തപസ്. തപസ്സിൽ ഇതെല്ലാം വരും, ജപധ്യാനങ്ങളെല്ലാം വരും. അത് ചെയ്യാൻ കഴിയും ഒരാൾക്ക്, അതും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ പിന്നെ മറ്റ് കർമ്മങ്ങളെ, നിയതമായി വന്നു ചേരുന്ന കർമ്മങ്ങളെ അതിനുവേണ്ടി ഉപേക്ഷിക്കണമെന്ന് പറയുന്നതിനും അർത്ഥമൊന്നുമില്ല. ഇത് ചെയ്യാൻ കഴിയാത്തവൻ അതും ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ ഒരാൾക്ക് പരമാവധി ചെയ്യാമെന്നുള്ള എന്താണ്? മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ കുറച്ച് സമയം അതിനെ ഏകാഗ്രമായിട്ട് ചെയ്യാനാണെങ്കിൽ, വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാനാണെങ്കിൽ കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റിവെക്കാം. ആ സമയം നീണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് അസാധ്യമായിത്തീരും. അതാണ് ഈ സന്യാസിമാരുടെ പരിവ്രജനം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ശരിയായിട്ടുള്ള പരിവ്രജനമല്ല സന്യാസം എന്ന് വെച്ചാൽ, പരിവ്രജനം എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. പരിവ്രജനം എന്ന് വെച്ചാൽ എന്താണ് ധരിച്ചിരിക്കുന്നത്? വെറുതെ ചുറ്റി സഞ്ചരിക്കുക. പഴയ കാലത്തും നടന്ന് സഞ്ചരിച്ചിരുന്നു, ഇന്നും കള്ളവണ്ടി കയറിയും ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഇതാണ് സന്യാസം എന്ന് ധരിച്ചിരിക്കുന്നു. അതൊരിക്കലും സന്യാസമല്ല. എന്തുകൊണ്ട്? മറ്റ് പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള ആലസ്യം കൊണ്ട് തനിക്കിഷ്ടമുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ കാവി കൊടുത്തിട്ട് ചുറ്റി സഞ്ചരിക്കുന്നത് ഒരിക്കലും സന്യാസം. അത്തരം സന്യാസത്തേക്കാണ് ഇവിടെ നിഷേധിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? അവിടെയും പ്രവൃത്തി നടക്കുന്നുണ്ട്. തനിക്കിഷ്ടമുള്ള പ്രവൃത്തി അവിടെ ചെയ്യുന്നു, മറ്റു പ്രവൃത്തികൾ ഉപേക്ഷിക്കുന്നു. കായക്ലേശം കൊണ്ടുള്ള ഒരു ത്യാഗമാണ് അവിടെ. അതെങ്ങനെ സന്യാസമാകും? നൈവ ത്യാഗഫലം ലഭേ. അതിനും ത്യാഗഫലത്തിന്റെ ത്യാഗഫലം ഉണ്ടാകത്തില്ല. ഇന്ന് ഈ സന്യാസം എന്ന് പറഞ്ഞ് ഈ വേഷം കെട്ടി സഞ്ചരിക്കുന്ന ഭൂരിപക്ഷവും ഇങ്ങനെയാണ്. ഈ രാജസത്യാഗം കായക്ലേശ ഭയം കൊണ്ട് താൻ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ത്യജിച്ചു, എന്നിട്ട് വെറുതെ ഭക്ഷണം കഴിച്ച് ചുറ്റിക്കറങ്ങി നടക്കുന്നു. അവിടെയും ത്യാഗമില്ല. അതിനെയാണ് ഇവിടെ നിഷേധിക്കുന്നത്. ഈ ശങ്കരാചാര്യർ പറയുന്നത് പോലെ ഭഗവാനും സന്യാസത്തെക്കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഭാരതം മുഴുവൻ സന്യാസിമാരെ കൊണ്ട് നിറഞ്ഞന്, എല്ലാവരും സന്യസിച്ച. പക്ഷെ അതിനെ നിഷേധിക്കുന്നു. അതെല്ലാം കായക്ലേശ ഭയം കൊണ്ടുള്ള ത്യാഗമാണ്, അത് പാടില്ല. അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ടാണ് പാടില്ല എന്നല്ല പറയാം, ത്യാഗഫലത്തിന് വേണ്ടിയല്ലേ അത് ചെയ്യുന്നത്. ആ ജീവന്, ആ ജീവന്റെ ശ്രേയസ്സിന് അത് ഉതകത്തില്ല. ജീവിതം വെറുതെ വ്യർത്ഥമാകും. ദുഃഖമിത്യേവ യത് കർമാഹ കായക്ലേശ ഭയാത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. കാര്യമിത്യേവ യത് കർമ്മ ഏതം ക്രിയതേ അർജുന സംഗം ത്യക്ത്വാ ഫലം ചെയ്യുക സത്യാഗ സാത്വികോ മദ കപ്നഃ സാത്വിക ത്യാഗഃ. എന്താണ് സാത്വികമായ ത്യാഗം അല്ലെങ്കിൽ സന്യാസം? ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞത്. ഇനി ആവശ്യമുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് എന്താ കൂടുതൽ പറയുന്നത്? എല്ലാവരും ചെയ്യുന്ന അതാണ്. ഭൂരിപക്ഷം വേണ്ടാതീനമായി ചെയ്യുന്നു. അത് ഭഗവാൻ അറിയും. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഇതാണ് സന്യാസം അല്ലെങ്കിൽ ത്യാഗം ഇന്നത്തെ കാലത്തിന് യോജിച്ചത്. അല്ലാതെ ആചാര്യസ്വാമികൾ പറയുന്നതല്ല, ഭാഷ്യകാരം പറയുന്നതല്ല, ഗീതാകാരം പറയുന്നതാണ്. പ്രത്യേകം മനസ്സിലിരിക്കും. അതായത് ഇന്ന് സന്യാസി എന്നെല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ സന്യാസ മാർഗത്തിൽ സഞ്ചരിക്കുന്നവന് അവന്റെ ജീവിതത്തിനൊരു ന്യായീകരണം വേണമെങ്കിൽ ഇത് സ്വീകരിച്ചാലേ പറ്റും. അല്ലെങ്കിൽ ഇതിനൊരു ആദർശമായി സ്വീകരിക്കുന്നവനാണ് ഇന്ന് സന്യാസം എന്ന് പറയുന്നത്. കപ്പുന സാത്വിക ത്യാഗ ഇത്യാഹ കാര്യം കർത്തവ്യമിത്യേവ യത് കർമ്മ നിയതം നിത്യം ക്രിയതേ നിവർത്തിയതേ അർജുന സംഗം തെക്വ ഫലം ചെയ്യുക. കർത്തവ്യ ബുദ്ധിയോടുകൂടി ഇത് ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധത്തോടുകൂടി ഒരു കർമ്മം ചെയ്യുക. അതിന് സംഘം പാടില്ല, ഫലവും പാടില്ല. ഇത് താൻ ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധത്തോടുകൂടി ചെയ്യണം. എന്നുവെച്ചാൽ കർമ്മം ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യണമെന്നർത്ഥം. അതാണ് മുഖ്യമായിട്ടുള്ളത്. താൻ ചെയ്യേണ്ട കർമ്മങ്ങളിൽ ഉദാസീനത പാടില്ല. കർത്തവ്യമെന്നുള്ള നിനക്ക് തന്നെ ചെയ്യണം. യത് കർമ്മ നിയതം ക്രിയതേ അങ്ങനെ ചെയ്യേണ്ട കർമ്മങ്ങൾ, അതിനാണ് നിത്യം കർമ്മങ്ങൾ. അത് അവശ്യം ചെയ്തു തന്നെ ഇരിക്കണം, അത് ഉപേക്ഷിക്കരുത്, വീട്ടിട്ട് ഓടിപ്പോകരുത് എന്നർത്ഥം. അപ്പൊ ചെയ്യേണ്ട കർമ്മങ്ങൾ എവിടെ പോയാലും കൂടെ വരും. വീട്ടിലായാലും ശരി, ആശ്രമത്തിലായാലും ശരി, കാട്ടിപ്പോയാലും ശരി വരും. നമ്മൾ വിചാരിക്കുമോ ഇതൊക്കെ ഉപേക്ഷിച്ച് ഹിമാലയത്തിൽ പോയിരുന്ന ഒരു പ്രവൃത്തിയും ഇല്ല എന്ന് വിചാരിക്കും. ഇല്ല, ഹിമാലയത്തിൽ പോയാൽ കൂടുതൽ സ്വാർത്ഥമായ പ്രവൃത്തികൾ വരും. ഇവിടെ ആകുമ്പം സമൂഹത്തിന്റെ മധ്യത്തിലാണെങ്കിൽ നമുക്ക് പരാർത്ഥം പ്രവർത്തിക്കാം. ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാർത്ഥമായി പ്രവർത്തിക്കാൻ പറ്റും. കർമ്മം ചെയ്യാനുള്ളവനാണെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് അങ്ങേയറ്റം നമ്മൾ പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന എന്താണ്? നമ്മളൊരു അവിടെ പോയാൽ ഏതെങ്കിലും ഗുഹ തേടി പിടിച്ച് അതിൻ്റെ അകത്തിരിക്കും. ഗുഹ തേടി പിടിച്ച് അതിനകത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുന്നത്? ആ ഗുഹയെ സംരക്ഷിക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യും. അത് ചോർച്ച ഉണ്ടെങ്കിൽ ആ ചോർച്ച അടയ്ക്കണം. ഗുഹ ചോരുന്നുണ്ടെങ്കിൽ ചോർച്ച അടയ്ക്കണം. അതിൻ്റെ അകത്ത് എലിയും പൂച്ചയൊന്നും കയറാതിരിക്കാൻ വേലി കെട്ടണം. തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മറയുണ്ടാക്കണം. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അതൊക്കെ ആർക്കു വേണ്ടി ചെയ്യുന്നു? സ്വാർത്ഥമായിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി ചെയ്യുന്നു. ഇവിടെ നമ്മളെന്തെങ്കിലും ചെയ്താലോ? നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യും. അപ്പോൾ കർമ്മം എന്നുള്ള നിലയ്ക്ക് ഇവിടെ പറയുകയാണ്. ഇവിടെ പറയുന്നത് കർമാനുഷ്ഠാനവും കർമ്മത്യാഗവും ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വിഷയമായിട്ട് വരുന്നത്. അപ്പോൾ കർമാനുഷ്ഠാനം സന്യാസം, കർമാനുഷ്ഠാനം സന്യാസം, ഈ രണ്ട് വിഷയം. അത് കർമ്മത്യാഗമാണ് സന്യാസം, അതിനെ നിഷേധിക്കുകയാണ്. അതല്ല, ആ കർമ്മം ചെയ്യേണ്ടത് ചെയ്തേ പറ്റും. നമ്മുടെ നാട്ടിലങ്ങനെ നിൽക്കാൻ വയ്യാതെ ഒരുപാട് പേര് സന്യാസം സ്വീകരിച്ച് ഹിമാലയത്തിൽ പോയിട്ടുണ്ട്. അവിടെ ചെയ്ത് അവിടെ ചെന്നവരെല്ലാം ഇപ്പം എന്താണ്, സ്വന്തം ആശ്രമങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു സുഖമായിട്ട് കഴിയുകയാണ്. മിക്കവാറും പേരല്ല. ഇനി സ്വയം ഉണ്ടാക്കിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാക്കി തന്നതിൽ താമസം. എന്തായാലും ഇവിടെ പോയാലും ആശ്രമം, ഭക്ഷണം, വസ്ത്രം, രോഗം, മരുന്ന്, ഇതൊക്കെ ഒരുവന് ഒഴിവാക്കാൻ പറ്റത്തില്ല ശരീരമുള്ളിടത്തോളം കാലം. ഇപ്പൊ ഞാൻ കർമ്മത്തെ തേച്ചു എന്ന് വിചാരിച്ച് ശരീരത്തെ തേക്കാൻ പറ്റും? പറ്റത്തില്ലല്ലോ. വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ വാസിഷ്ഠമായി എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒന്നാണ്. അവിടെയും പരമമായ ത്യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആ ത്യാഗം എന്താണ് ശരിക്കുള്ള ത്യാഗം? അവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും വായിച്ചിട്ട് നമുക്ക് ചെയ്യാനൊന്നും കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാലും അതിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ അവിടെ നിന്ന് ധരിക്കണം. ആ കർമ്മത്തെ അങ്ങനെ ഉപേക്ഷിക്കാൻ ഒക്കത്തില്ല. ആ കർമ്മം ഹിമാലയത്തിൽ പോയാലും കൂടെ വരും. അവിടെ ചെന്നാലും ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നു. അവിടെ ചെന്നാലും ആശ്രമം വേണം, ഭക്ഷണം വേണം. അപ്പൊ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണ്? നിയതം, അവശ്യം അത് ചെയ്ത് തന്നെ തീരണം, ഉപേക്ഷിക്കരുത്. അർജുനനോട് നേരിട്ട് പറയുകയാണ്, നീ യുദ്ധം ചെയ്യണമെന്ന് പലതവണ പറഞ്ഞിട്ട് ഇപ്പോൾ അതിന്റെ ശാസ്ത്രം പറയുകയാണ്. ഇതിപ്പം നിന്റെ മുമ്പിൽ നിയതം ആണ്, വന്നു ചേർന്നിരിക്കുകയാണ്. അത് കാലം കൊണ്ടെത്തിച്ചതെന്നോ അല്ലെങ്കിൽ നിന്റെ പ്രാരബ്ധം കൊണ്ടെത്തിച്ചതെന്നോ അല്ലെങ്കിൽ ഈശ്വരൻ നിശ്ചയിച്ചതെന്നോ അല്ലെങ്കിൽ നിന്റെ തന്നെ ആഗ്രഹങ്ങൾ കൊണ്ട് നിന്റെ മുമ്പിൽ വന്നു ചേർന്നതെന്നോ ഒക്കെ പറയാം. ഏതായാലും ആ കർമ്മം മുമ്പിൽ വന്നു ചേർന്നു, അത് പിന്നെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിനെ രജസ് കൊണ്ടോ തമസ് കൊണ്ടോ തെജിക്കാൻ പാടില്ല. മോഹം കൊണ്ട് തെജിക്കരുത്, നീപ്പം ചെയ്തതുപോലെ. അല്ലെങ്കിൽ കായക്ലേശ ഭയം കൊണ്ടും തെജിക്കരുത്. ആ കർമ്മം അനുഷ്ഠിച്ച് തന്നെ തീരണം. ഇതാണ് ത്യാഗം, ഇതാണ് സന്യാസം. അപ്പൊ നമ്മളിന്ന് സന്യാസം വാങ്ങുന്നു എന്നെല്ലാം പറയുന്നത്, സന്യാസം അനുഷ്ഠിക്കുന്നു എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യും. അങ്ങനെ വരുമ്പോൾ പലരും ചിന്തിക്കും, അങ്ങനെയായിരുന്നെങ്കിൽ വീട്ടിലിരുന്നാൽ മതിയായിരുന്നല്ലോ, ഇവിടെ വന്നത് അബദ്ധമായല്ലോ എന്ന് ചിന്തിക്കും. ഒരു കാര്യമുണ്ട്, ആരും ക്ഷണിച്ചിട്ടല്ല വന്നത്, നമ്മൾ സ്വയം വന്നതാണ്. പക്ഷെ വീട്ടിലിരുന്ന് ചെയ്യുന്ന കർമ്മവും ആശ്രമത്തിൽ ചെയ്യുന്ന കർമ്മവും തമ്മിൽ വ്യത്യാസം. ഇത് ഈ കർമ്മം ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അവന്റെ സ്വാർത്ഥതയെ ത്യജിക്കുന്നതിനും അഹന്തയെ ത്യജിക്കുന്നതിന്, മമതയെ ത്യജിക്കുന്നതിന്, രാഗദ്വേഷങ്ങളൊക്കെ ത്യജിക്കുന്നതിന് സൗകര്യം ഇതാണ്. കാരണം ഇവിടെ മറ്റു തരത്തിലുള്ള ലൗകികമായ കർമ്മബന്ധങ്ങളില്ല, കടപ്പാടുകളില്ല. മറ്റത് നമ്മൾ ചെയ്യുന്നത് ഇന്ന ആർക്കു വേണ്ടി ചെയ്യുന്നു? അച്ഛൻ മകന് വേണ്ടി ചെയ്യുന്നു, മകൻ അച്ഛന് വേണ്ടി ചെയ്യുന്നു, അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു, സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു, ബന്ധുക്കൾക്ക് വേണ്ടി ചെയ്യുന്നു. അത് ലൗകികമായ ബന്ധനങ്ങളാണ്. ആ ബന്ധനങ്ങളെ നിലനിർത്തിക്കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിലെ ത്യാഗത്തിൽ ന്യൂനതകൾ വരും. പൂർണ്ണമായ ത്യാഗം അനുഷ്ഠിക്കാൻ ഒക്കത്തില്ല. ആശ്രമകർമ്മത്തിൽ അങ്ങനെയല്ല, സന്യാസാശ്രമത്തിലെ കർമ്മം, ബ്രഹ്മചര്യ ആശ്രമത്തിലെ കർമ്മമെന്നെല്ലാം പറയുമ്പോൾ അവിടെ എന്താണ്, നമ്മൾ ആ ലൗകികമായ ബന്ധങ്ങളെ ലൗകികമായി തന്നെ ഉപേക്ഷിക്കുന്നു, ആത്മീയമായിട്ടല്ല ലൗകികമായി തന്നെ ഉപേക്ഷിക്കുന്നു, വേണ്ട എന്ന് വയ്ക്കുന്നു. അതാണ് സന്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗൃഹത്യാഗം എന്ന് പറയുന്നത് അതാണ്. ലൗകികമായി ഉപേക്ഷിച്ചു കഴിയുമ്പോൾ പിന്നെ ആ ബന്ധങ്ങളുടെ പേരിൽ സ്വാർത്ഥത്തെ മുൻനിർത്തി ഒരു കർമ്മം ചെയ്യേണ്ടി വരുന്നില്ല. ശരിക്കും പരാർത്ഥമായി കർമ്മം ചെയ്യാൻ പറ്റുന്നു. ലൗകിക ബന്ധങ്ങളില്ലാത്തടത്ത് നമ്മൾ കർമ്മം ചെയ്യുന്നു. അതാണ് നമ്മൾ സുനാമിക്കും ഫ്ലഡ് റിലീഫിനും ഒക്കെ ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും ലൗകിക ബന്ധങ്ങൾ മുൻനിർത്തി നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. എന്നാൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പരാർത്ഥമാണ് താൻ. അപ്പോൾ അത് സന്യാസിയുടെ ത്യാഗകർമ്മം അതാണ്. അവിടെ നമുക്ക് നിസ്വാർത്ഥമായി ചെയ്യാൻ പറ്റും. അവിടെ എന്താണ് കർമ്മയോഗത്തിന്റെ താല്പര്യത്തെ അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അത്തരം കർമ്മങ്ങൾ രാഗദ്വേഷങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ മനസ്സിൽ അതുകൊണ്ട് ഇച്ഛാഭംഗം, നിരാശ ഇതൊന്നും ഉണ്ടാകുന്നതിനുള്ള അവസരങ്ങളില്ല. കാരണം ലൗകിക ബന്ധങ്ങളിൽ കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമുക്കൊന്ന് പ്രതീക്ഷിക്കാതെ ചെയ്യാൻ ഒക്കത്തില്ല. അവിടെ നിന്നുള്ള നേട്ടങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചേ ചെയ്യും, ഓട്ടങ്ങളെ പ്രതീക്ഷിച്ച് ആരും ചെയ്യത്തില്ല. അത് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ നിരാശനാകും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സന്യാസിയുടെ കർമ്മത്തിൽ എന്താണ്, ലൗകിക ബന്ധങ്ങളെ മുൻനിർത്തി ഒരു കർമ്മവും ചെയ്യുന്നു. അയാൾ പരാർത്ഥമായി കർമ്മം ചെയ്യുന്നതിന് എന്തിനു വേണ്ടി, സ്വാർത്ഥത്തെ തിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അഹന്തയെ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, സംഘം തെക്വ ഫലാനിച്ച എന്ന് പറയുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ്. ഇതാണ് ഇന്നത്തെ സന്യാസം, ഇതാണ് സന്യാസിയുടെ കർമ്മം. അല്ലാതെ ആചാര്യസ്വാമികൾ പറഞ്ഞ സന്യാസമല്ല എന്നുള്ളത്. നിയതം ക്രിയതേ അർജുന, കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് സർവകർമ്മ സന്യാസം. ഭാഷ്യകാരം പറഞ്ഞിരിക്കുന്ന സർവകർമ്മ സന്യാസത്തെ നമ്മൾ ഗീതാകാരം പറഞ്ഞിരിക്കുന്ന രീതി മനസ്സിലാക്കണം. സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാന നിഷ്ഠ എന്ന് പറയുന്നു. ചെറു ചോദിക്കുമ്പോൾ പണ്ട് പറഞ്ഞതോ ഭിക്ഷാടനം, കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കുക, ഭിക്ഷാടനം നടത്തുക, അങ്ങനൊരു സന്യാസം ഇന്നില്ല. അതൊരു സന്യാസത്തിന് യാതൊരു പ്രസക്തിയും ഇന്നത്തെ സമൂഹത്തിലില്ല. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അത് കാലഹരണപ്പെട്ട സന്യാസമാണ്. അത്തരം ഒരു സന്യാസത്തിലൂടെ ആധ്യാത്മിക ജീവിതം ഇന്ന് അസംഭവമാണ്. ഇന്നൊരാൾ ആധ്യാത്മിക ജീവിതം ആഗ്രഹിക്കുകയാണെങ്കിൽ, അയാൾ നിഷ്കാമ കർമാനുഷ്ഠാനം ആഗ്രഹിക്കുകയാണെങ്കിൽ ഇവിടെ ഭഗവാൻ പറഞ്ഞ രീതിയാണ്. എന്താണ്, സംഘം തയ്ക്കുക ഫലാനിച്ച, സംഘവും ഫലവും ത്യജിച്ചുകൊണ്ട് നിയതം കർമ്മം ചെയ്യുക, അതാണ് സാത്വികമായ ത്യാഗം, സന്യാസം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുമ്പ് പറഞ്ഞതെല്ലാം മനസ്സിലാക്കിയത് വിട്ടുകളയാൻ വേണ്ടിയിട്ടാണ്, ഇത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഇത്യേവ യത് കർമ്മാ നിയതം ക്രിയതേ അർജുന സംഗം തെക്ത്വാ ഫലം ചൈവ സത്യാഗ സത്വികോ മദ ന ദ്വേഷ്ട്യ അകുശലം കർമ്മാ കുശലേ നാനുഷജ്ജതേ ത്യാഗി സത്വസമാവിഷ്ടോ മേധാവീ ചിന്ന സംശയ നഹി ദേഹഭൃതാശക്യം തെക്തും കർമാണ്യശേഷതഃ യസ്തു കർമ്മഫലത്യാഗീ സത്യാഗീത്യഭിധീയതേ അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവത്യത്യാഗിനാം പ്രേത്യാ നതു സന്യാസിനാം ക്വചിത്. ശാന്തി ശാന്തി ശാന്തി.